ൂർത്ത ഭാഷ്യാധ്യായം പാദമൂന്ന് അധികരണ എട്ട് സൂത്രം ഇരുപത്തെട്ട്. പ്രജാപതി ജഗത്തിനെ സൃഷ്ടിച്ചു. സൃഷ്ടിക്കുന്നതിന് നിമിത്തം ശബ്ദമാണെന്ന് പറഞ്ഞു. വൈദിക ശബ്ദങ്ങൾ, അവിടെയാണ് ശബ്ദത്തെക്കുറിച്ചുള്ള ചർച്ച വന്നത്. എന്താണ് ഈ ശബ്ദം? കിമാത്മകം പുന ശബ്ദം എന്ന് ചോദിച്ചു. എന്താണ് ശബ്ദം? ജഗത്ത് സൃഷ്ടിക്ക് നിമിത്തമായിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് സ്ഫോടമാണ്. സ്ഫോടം എന്ന് പറഞ്ഞാൽ എന്താ? ശബ്ദത്തിന് സ്ഫോടം എന്ന് പറയുന്നത്. അതിനോട് വിശദീകരിച്ചു. സ്ഫുട്യത വ്യജ്യത വർണ്ണയതി സ്ഫോടോ അർത്ഥവ്യഞ്ജക ശബ്ദം. അന്ന് ശബ്ദം എന്ന് പറയുമ്പോൾ രാമ എന്ന് പറയുന്ന ഒരു ശബ്ദം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് അനേകം വർണ്ണങ്ങളുണ്ട്. രേഖം, ആകാരം, മകാരം, പിന്നെ അകാരം, പിന്നെ വിസർഗം, ഇങ്ങനെ വർണ്ണങ്ങളെന്ന് പറയും. ഈ വർണ്ണങ്ങൾ പ്രകാശിപ്പിക്കുന്ന, വ്യക്തമാക്കുന്ന ഒന്നുണ്ട്. അതാണ് രാമ എന്ന് പറയുന്ന ശബ്ദം. ഈ ശബ്ദത്തിനാണ് സ്ഫോടം എന്ന് പറയുന്നത്. രാമശബ്ദം സ്ഫോടമാണ്. വർണ്ണങ്ങൾ അതിനെ വ്യഞ്ജിപ്പിക്കുന്നത് കൊണ്ടും പിന്നെ ഈ ശബ്ദമാണ് അർത്ഥത്തെ ബോധിപ്പിക്കുന്നു. രാമനെന്ന് പറഞ്ഞ ഒരർത്ഥമുണ്ടെന്നാണ്. ദശരഥന്റെ പുത്രനായ രാമൻ, അങ്ങനെ ഒരർത്ഥമുണ്ട്. ആ അർത്ഥത്തെ ബോധിപ്പിക്കുന്നതും ഈ സ്ഫോടമാണ്. ഇതിനെ സംബന്ധിച്ചാണ് ഇവിടെ ചർച്ച. ഇതെന്താണ് രാമ എന്ന് പറഞ്ഞാൽ? അത് വർണ്ണങ്ങളാണ്, വർണ്ണങ്ങളുടെ സമൂഹമാണ്, അതോ വ്യത്യസ്തമായി സ്ഫോടം എന്ന് പറയുന്ന ഒരു ശബ്ദമാണ്? അത് വൈയാകരണം പറയുന്നു, അത് സ്ഫോടം എന്ന് പറയുന്ന ഒരു ശബ്ദമാണ്. ഇത് രാമൻ എന്ന് പറയുന്ന ഒരു ഉദാഹരണം. എല്ലാ ശബ്ദങ്ങളും സ്ഫോടങ്ങളാണ്. അത് പ്രത്യേക ഒരു സാധനമാണ്. പിന്നെ വെറും വർണ്ണങ്ങൾ കൂടി ചേർന്നിരിക്കുന്നതെന്ന് ഒന്നും എടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? കാരണം വർണ്ണങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു, അത് ക്ഷണികങ്ങളാണ്, ക്ഷണപ്രധ്വംസികളാണ്. ഉണ്ടായി നശിച്ചു പോകുന്നതാണ്, ഉണ്ടാകുന്നു നശിക്കുന്നു. നമ്മുടെ അനുഭവത്തിലും അങ്ങനെയാണ്. അത് താർക്കികന്മാരും മറ്റും പറയുന്ന എന്താണ്? ഒരു ക്ഷണത്തിൽ അത് ഉത്പന്നമാകുന്നു, അടുത്ത ക്ഷണത്തിൽ അത് നിലനിൽക്കുന്നു, മൂന്നാമത്തെ ക്ഷണത്തിൽ നശിക്കുന്നു. ക്ഷണികം, ക്ഷണപ്രധ്വംസി എന്ന് പറയുന്നതാണ്. ഉത്പന്നക്ഷണം, സ്ഥിതിക്ഷണം, നാശക്ഷണം. നമ്മുടെ അനുഭവത്തിൽ ഒരു ശബ്ദം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ പിന്നെ അത് നശിക്കുന്നതായിട്ട് അനുഭവം. കാരണം ക്രമമായിട്ടാണ് കേൾക്കുന്നത്. രാമഹ ഒരു ആ ഒരു സമയം ഒരു വർണ്ണത്തിലേ കേൾക്കാൻ പറ്റുന്നുള്ളൂ, മറ്റു പോകുന്നു. പിന്നെ മനസ്സിൽ നിൽക്കുന്നതൊക്കെ അതിൻ്റെ സ്മരണകളാണ്. സ്മരണ നമുക്ക് മനസ്സിൽ നിൽക്കാം, ശബ്ദം അങ്ങനെയല്ല, കേൾക്കുന്നതാണ്. അപ്പോൾ ക്ഷണികങ്ങളായിരിക്കുന്ന ഈ ശബ്ദത്തിൽ നിന്ന് ജഗത്സൃഷ്ടി എന്ന് പറയാൻ കഴിയത്തില്ല. അതുകൊണ്ട് സ്ഫോട ശബ്ദത്തിൽ നിന്നാണ് സൃഷ്ടി എന്നാണ്. പിന്നെ ശബ്ദം അനിത്യമാണെന്നുള്ളതിന് യുക്തി പറഞ്ഞു. കാരണം വേദവും മറ്റും അധ്യയനം ചെയ്യുമ്പോൾ ഒരാൾക്ക് വ്യക്തമായി തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്, ഇത് ഇന്നാരുടെ ശബ്ദമാണ്, ഇന്നാരുടെ ശബ്ദമാണ്. ശബ്ദം എന്ന് പറയുന്നത് എന്താണ്? അവർ ഈ വർണ്ണങ്ങളെയാണ് പറയുന്നത്. അഗ്നിയും ഈളേ പുരോഹിതം എന്ന് പറയുമ്പോൾ വർണ്ണങ്ങളാണല്ലോ. ഒരാൾ ഉച്ചരിക്കുന്ന വർണ്ണങ്ങളും മറ്റൊരാൾ ഉച്ചരിക്കുന്ന വർണ്ണങ്ങളും കേൾക്കുന്ന ആളിന് വേർതിരിച്ചറിയാം. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. വർണ്ണങ്ങൾ നാശമുള്ളവയാണ്. കാരണം വർണ്ണങ്ങൾ നമ്മൾ വേറെ വേറെ വേറെയാണ് അറിയുന്നത്. നമ്മുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഉത്പന്ന പ്രധ്വംസന സുവർണ പ്രത്യുച്ചാരണം അന്യഥാച പ്രതീയമാനത്വാ തഥാ ഹി അദൃശ്യമാനോപി പുരുഷ വിശേഷോ അധ്യയന ധ്വനിശ്രവണാദൈവ വിശേഷതോ നിർധാരിതേ ദൈവതത്വയും അധീതേ യജ്ഞതത്വയും അധീതേ ഇതി. അത് ഈ ധ്വനി എന്താണെന്നുള്ളതിനെ കുറിച്ച് ഇനി ചർച്ച വരും. പറയുന്നത് ഓരോരുത്തരും ഓരോ രീതിയിൽ ഉച്ചരിക്കുന്നത് കൊണ്ട് ശബ്ദത്തെ, ഒരേ ഒരു വർണ്ണത്തെ തന്നെ ഗ, പത്ത് പേരത് പത്ത് രീതിയിൽ ഉച്ചരിക്കുന്നതുകൊണ്ട് ഇത് വേറെ വേറെയാണ്, ഉണ്ടായി നശിക്കുന്നതാണ്. നച്ചായം വർണ്ണവിഷയോ അന്യഥാത്വപ്പെടുത്തുകയോ മിഥ്യാജ്ഞാനം ബാധക പ്രത്യയാഭാവ. പറയുന്നു ഇങ്ങനെ പത്ത് പേര് ഒരു വർണ്ണത്തെ ഉച്ചരിക്കുന്നു, നമ്മളത് കേൾക്കുന്നു. ഒരാൾ ഗ എന്ന് പറഞ്ഞു, വേറൊരാൾ ഗ എന്ന് പറഞ്ഞു, മറ്റൊരാൾ ഗ എന്ന് പറഞ്ഞു. കേൾക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാം, കേൾക്കുന്ന ആൾ തിരിച്ചറിയാം, ഇത് രാമൻ പറയുകയാണ്, ഇത് രാമന്റെ ശബ്ദമാണ്, ഇത് കൃഷ്ണന്റെ ശബ്ദമാണ്, ഇത് സീതയുടെ ശബ്ദമാണ്. കേൾക്കുന്ന ആൾ പറയുന്നു ഇത് ഇന്നാരുടെ ഇന്നാരുടെ ഇന്നാരുടെ ശബ്ദം കൊണ്ട് നമ്മളാണ് തിരിച്ചറിയാറുണ്ടല്ലോ. അങ്ങനെ ശബ്ദം വേറെ വേറെ എന്ന് അനുഭവപ്പെടുന്നത് കൊണ്ട് ഗ എന്ന് പറയുന്ന ഒന്നല്ല, പലതാണ്. പലതായതുകൊണ്ട് തന്നെ അത് ഉണ്ടായി നശിക്കുന്ന നിത്യശബ്ദങ്ങളാണ് എന്നാ പറഞ്ഞത്. അപ്പോൾ പറയുന്നു അത് ശരിയാണ്, കേൾക്കുന്ന ആളിന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നു. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ നമുക്ക് ആരുടെ അനുഭവത്തെ നിഷേധിക്കാൻ പറ്റത്തില്ല. ഒരാൾക്കൊരു അനുഭവം ഉണ്ടാകും, വായലെടുത്ത് നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഒരിടത്തും പറയാൻ പറ്റത്തില്ല. കാരണം അനുഭവങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും വ്യക്തിനിഷ്ഠമാണ്. എനിക്കുണ്ടാകുന്ന ഒരു അനുഭവം വേറൊരാൾക്കുണ്ടാവണമെന്നില്ല, വേറൊരാൾക്കുണ്ടായ ഒരു അനുഭവം എനിക്കുണ്ടാവണമെന്നില്ല. അപ്പം മറ്റൊരാളുടെ അനുഭവം എനിക്കുണ്ടായിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ ഒരു അനുഭവമേ നിനക്കുണ്ടായിട്ടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, നിഷേധിക്കാൻ പറ്റില്ല. ഇതൊരു സാമാന്യ നിയമമാണ്. ആർക്കും അന്യന്റെ അനുഭവത്തെ നിഷേധിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ വേറൊന്നും പറയാൻ പറ്റില്ല. എന്താണോ നിനക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് ഭ്രാന്തിയാണ്, അത് പറയാം. അത് പറയാൻ പറ്റും. ഒരാൾ പറയുന്നു, ഞാനിങ്ങനെ ധ്യാനത്തിലിരുന്നപ്പോ ഒരാന ഇങ്ങനെ പറന്നു വന്നു. ശരി, നിനക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് വേറൊരാൾക്ക് പറയാൻ പറ്റില്ല. പക്ഷെ പറയാൻ പറ്റും, എന്താണ് അത്? ഒരു ഭ്രാന്തി ആയിരുന്നു എന്ന് പറയാൻ പറ്റും. പക്ഷെ ഭ്രാന്തിയാണെന്ന് പറയണമെങ്കിൽ നമ്മൾ അത് ചർച്ച ചെയ്തിട്ടുണ്ട് പല ഭാഗത്ത്. ഒരു അനുഭവം ഭ്രാന്തിയാണെന്ന് പറയണമെങ്കിൽ ആ അനുഭവം ഉണ്ടായ ആളിന് തന്നെ അത് ബോധ്യപ്പെടണം. എങ്ങനെ? എനിക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, പക്ഷെ അത് സത്യമായിരുന്നില്ല എന്ന് സ്വയം ബോധ്യപ്പെട്ടിരുന്നാലേ അതിനെ ഭ്രാന്തി എന്ന് പറയാൻ പറ്റും. അത് മറ്റൊരാൾ പറഞ്ഞാലും പോരാ, നിനക്കുണ്ടായ അനുഭവം അത് ഭ്രാന്തിയായിരുന്നു. വേറൊരാൾക്ക് പറയാനും അവകാശമില്ല. സ്വയം ബോധ്യപ്പെടണം. അത് അവനവൻ്റെ തന്നെ ഉള്ളിലുള്ള ഒരു തിരിച്ചറിവാണ്. ഏതുപോലെ? സ്വപ്നത്തിൽ ഞാൻ കണ്ടു, ചിറകുള്ള ആനയെ കണ്ടു. ഉണർന്നു കഴിഞ്ഞതിന് ശേഷം വേറൊരാളും വന്ന് ബോധിപ്പിക്കേണ്ട കാര്യമില്ല, എനിക്ക് സ്വയം ബോധ്യപ്പെടുന്നു. ആ സ്വപ്നത്തിൽ ഞാൻ കണ്ട ചിറകുള്ള ആന സത്യമല്ല. പിന്നെന്താണ് സത്യമല്ലെങ്കിൽ അതിനാണ് ഭ്രാന്തി എന്ന് പറയുന്നത്. ഭ്രാന്തിക്ക് വേറെ അർത്ഥമൊന്നുമില്ല. സത്യമല്ല എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് ഭ്രാന്തിയാണ്. ആദ്യം ചിറകുള്ള ആനയെ കണ്ടത് മിഥ്യാജ്ഞാനം, ഉണർന്നിട്ട് സത്യമല്ല എന്ന് ബോധിച്ചത് ബാധകജ്ഞാനം. അതിനാണ് ബാധകജ്ഞാനം എന്ന് പറയുന്നത്, സത്യമല്ല എന്നുള്ള അറിവ്. ഒരാളുടെ അനുഭവം ഭ്രാന്തിയാണെന്ന് പറയണമെങ്കിൽ ബാധകജ്ഞാനം ഉണ്ടാവണം, എന്നാലേ ഭ്രാന്തിയാവും. അല്ല എന്ന് വന്നു കഴിഞ്ഞാൽ വരുന്ന തകരാറ്, നമുക്ക് സത്യം ഏതാണ് മിഥ്യ ഏതാണ് തിരിച്ചറിയാൻ വയ്യാതെ. അതുകൊണ്ടാണ് ചിലർ പറയുന്നത്, അങ്ങനെ മിഥ്യയായ ഒരു അനുഭവമേ ഇല്ല, എല്ലാ അനുഭവവും സത്യമാണ്. പ്രഭാകരൻ, മീമാംസകരും മറ്റും പറയുന്നതാണ്. ഒരു മിഥ്യാജ്ഞാനത്തെ അംഗീകരിക്കുന്നു. മിഥ്യാജ്ഞാനത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. കാരണം മനുഷ്യൻ എങ്ങനെയാ, ഇവിടെ ഇതിനൊരു തീരുമാനം വരുന്നത്? ഞാനിപ്പോൾ എൻ്റെ മുമ്പിൽ പുസ്തകത്തെ കണ്ടുകൊണ്ടിരിക്കുന്നു, സത്യമാണോ അതേ മിഥ്യയാണോ, എങ്ങനെ തീരുമാനിക്കും? സത്യവും മിഥ്യയും തിരിച്ചറിയുന്നതിന് കഴിയാതെ വരും. പക്ഷെ അതിനിവിടെ പൊതുവെ സ്വീകരിച്ചിരിക്കുന്ന രീതി എന്താണോ, ഒരു അനുഭവം നമുക്ക് ഉണ്ടാകുകയും ആ അനുഭവം അസത്യമാണെന്ന് സ്വയം ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു പ്രമാണത്തിലൂടെ, അതും പ്രമാണത്തിലൂടെ അറിയണം. അസത്യമാണെന്നുള്ള അറിവ് ഭ്രാന്തിയായാലോ അവിടെയും കുഴപ്പമായി, അത് പാടില്ല. ഏതെങ്കിലും ഒരു പ്രമാണത്തിലോ, പ്രത്യക്ഷ അനുമാനാദി പ്രമാണങ്ങളിലൂടെ എന്റെ അറിവ് അസത്യമാണെന്ന് ബോധിക്കുകയും ചെയ്താൽ ശരി, അത് ഭ്രാന്തിയാണ്. എന്റെ മുമ്പിൽ ഞാനിപ്പോൾ പുസ്തകത്തെ കണ്ടുകൊണ്ടിരിക്കുന്നു, ഇത് ഭ്രാന്തിയല്ല. എന്തുകൊണ്ട്? ഇത് അസത്യമാണ് എന്നുള്ള ഒരു ബോധം എനിക്കുണ്ടാകുന്നില്ല. ഞാൻ എത്രയോ കാലമായി ഇത് കാണും. അങ്ങനെ അസത്യമാണെന്നുള്ള ഒരു ബോധം ഉണ്ടാകാത്തിടത്തോളം കാലം ബാധക പ്രത്യയം ഉണ്ടാകാത്തിടത്തോളം കാലം എന്താണ്? ഇത് മിഥ്യാജ്ഞാനമല്ല. ഇനി ഇത് വർണ്ണത്തിന്റെ കാര്യത്തിൽ പറയുന്നു. ഗ എന്ന് പറയുന്ന ഒരു വർണ്ണം 10 പേര് ഉച്ചരിക്കുന്നു. ഞാൻ ആ ഉച്ചാരണം കൊണ്ട് തിരിച്ചറിഞ്ഞു, ഇത് രാമനാണ്, ഇത് കൃഷ്ണനാണ്. എന്നിട്ട് ഇത് രാമന്റെ ശബ്ദമാണ്, കൃഷ്ണന്റെ ശബ്ദമാണ്. ഇത് ഭ്രാന്തി എന്ന് പറയാൻ പറ്റില്ല. ഭ്രാന്തിയാവണമെങ്കിൽ എന്ത് വേണം? ഉടൻ തന്നെ ഞാൻ തിരിച്ചറിയണം, ആ ഇത് രാമൻ ഉച്ചരിച്ചതായല്ല, ഇത് കൃഷ്ണൻ ഉച്ചരിച്ചതായല്ല, ഇത് സീത ഉച്ചരിച്ചതായല്ല എന്ന് തിരിച്ചറിയണം. അത് ഇല്ലല്ലോ, എത്ര തവണ ഉച്ചരിച്ചാലും ഞാൻ തിരിച്ചറിയാൻ കഴിയുന്നു. പിതാവിന് എത്ര തവണ ഉച്ചരിച്ചാലും ശരി പുത്രന്റെ ശബ്ദം തിരിച്ചറിയാം. ഇത് യജ്ഞദത്തനാണ് ഉച്ചരിക്കുന്നത്, ഇത് ദേവദത്താണ് ഉച്ചരിക്കുന്നത്. അവിടെ ഉണ്ടാകുന്ന ആ ഭേദജ്ഞാനത്തിന് ബാധകപ്രതി ഉണ്ടാകുന്നില്ല, അത് അസത്യമാണെന്നുള്ള ഒരു ബോധം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് വർണ്ണങ്ങളിൽ വരുന്ന ഭേദജ്ഞാനം രജ്ജസർപ്പത്തിലെ പോലെ ഭ്രാന്തിജ്ഞാനമല്ല, അത് യഥാർത്ഥമായ ജ്ഞാനം തന്നെയാണ്. അതുകൊണ്ട് അറിയുന്ന എന്താണ്? വേറെ വേറെ വർണ്ണങ്ങളെയാണ്. അതുകൊണ്ട് വർണ്ണങ്ങൾ അനിത്യമാണ്, അതിൽ നിന്ന് ജഗത്ത് സൃഷ്ടി സംഭവിക്കത്തില്ല. അതാണ് ഇവിടെ പറയുന്നത്. എന്നുവെച്ചായം വർണ്ണവിഷയോ അന്യഥാത്വ പ്രത്യ, ഈ വർണ്ണത്തെ സംബന്ധിച്ചുള്ള, വർണ്ണത്തെ വിഷയമാക്കുന്ന അന്യഥാത്വ പ്രത്യെന്ന് വെച്ചാൽ ഭേദജ്ഞാനം. ഇത് യജ്ഞദത്തന്റെ ശബ്ദമാണ്, ഇത് ദേവദത്തന്റെ ശബ്ദമാണ് എന്നുള്ള ഈ ഭേദജ്ഞാനം ഞാൻ മിഥ്യാജ്ഞാനം, അത് ഭ്രാന്തിയല്ല. എന്തുകൊണ്ട്? ബാധക പ്രത്യ ഭാവ, അവിടെ ബാധകജ്ഞാനമില്ല. ആ ജ്ഞാനത്തെ അസത്യമാണ് എന്ന് ബോധിപ്പിക്കുന്ന ഒരു ജ്ഞാനമില്ല, അതുകൊണ്ട് സത്യമാണ്. നമ്മുടെ വ്യവഹാരത്തിൽ, വ്യവഹാരം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഈ ശബ്ദം പ്രയോഗിക്കുന്നിടത്തും ശബ്ദത്തെ അറിയുന്നിടത്തും ഈ ശബ്ദത്തിലൂടെ അറിയുന്നിടത്തുമെല്ലാം ബാധകജ്ഞാനം ഇല്ലാത്തടത്തോളം കാലം നമ്മുടെ അറിവ് സത്യം തന്നെയാണ്. അത് സ്വപ്നത്തിലെ അനുഭവം പോലെ അസത്യമല്ല. അതുകൊണ്ട് നമുക്കിതിനെ സ്വപ്നമെന്ന് പറയാൻ പറ്റില്ല. ഇത് സ്വപ്നമെന്ന് പറയണമെങ്കിൽ എന്ത് വേണം? ബാധകജ്ഞാനം വരണം. നമ്മുടെ വ്യവഹാര അനുഭവത്തിൽ ഇതിന് ബാധകജ്ഞാനം, ഇതെല്ലാം അസത്യമാണ്, ഇതാ ഞാനീ പുസ്തകം കാണുന്ന അസത്യം, അങ്ങനെ ഒരു ബോധം ഉണ്ടാവുന്നില്ല. അങ്ങനെയാണ് നമ്മളിവിടെ സത്യ മിഥ്യകളെ വേർതിരിക്കുന്നത്. പക്ഷെ രജ്ജസർപ്പം കാണുമ്പോൾ അങ്ങനെയാണ്, ഉടൻ തന്നെ അറിയുന്നു ഇത് ഭ്രാന്തിയാണ്, ഇത് സത്യമല്ല ഈ അനുഭവം. മരുമരീചികളും മറ്റും അത് തിരിച്ചറിയുന്നു. വർണ്ണത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല, ആ ഭേദജ്ഞാനം എപ്പോഴും അനുഭവപ്പെടും. ഒരാൾ ഉച്ചരിക്കുന്ന ശബ്ദം വേറെ, വേറൊരാൾ ഉച്ചരിക്കുന്ന ശബ്ദം വേറെ. അതുകൊണ്ടത് ഭ്രാന്തിയല്ല. അപ്പോൾ ആ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ വർണ്ണം വേറെ വേറെയാണ്, അത് അനിത്യമാണ്, അത് വർണ്ണം സൃഷ്ടിക്ക് കാരണമല്ല എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ജഗത്തിന് കാരണമായിരിക്കുന്ന, സൃഷ്ടിക്ക് നിമിത്തമായിരിക്കുന്ന ഈ ശബ്ദം എന്താണെന്നുള്ളതാണ് ഇവിടുത്തെ ചർച്ച. അത് വർണ്ണമാണോ അതേ സ്ഫോടമാണോ, ഇതാണ് രണ്ട് പക്ഷം. വർണ്ണമാണെന്ന് സ്വീകരിക്കാൻ കഴിയത്തില്ല എന്നുള്ളതിന് വീണ്ടും യുക്തി പറയണം. ഇവിടെ ഈ ചർച്ച എന്ന് പറയുന്നത് യുക്തി അധിഷ്ഠിതമായ ചർച്ചയാണ്. വേദത്തിൽ പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് അത് ശരിയായ രീതിയിലല്ല. അപ്പോൾ അത് നമ്മൾ വളരെ ഏകാഗ്രമായി മനസ്സിലാക്കണം. യുക്തി എന്ന് പറയുന്നത് ഉപയോഗിക്കാതെ വച്ചിരിക്കുന്നവർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റിയൊരവസരമാണ്. അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാൻ വയ്യാത്തവർക്കും അത് ഉപയോഗിക്കാൻ പഠിക്കാൻ കിട്ടുന്ന ഒരവസരമാണ് ഇതൊക്കെ, ഇങ്ങനെയുള്ള ചർച്ചകൾ. ബുദ്ധി എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ട്, പക്ഷെ നമ്മൾ ഉപയോഗിക്കാറില്ല. പലർക്കും അതെങ്ങനെ ഉപയോഗിക്കണമെന്നും അറിയത്തില്ല. അപ്പൊ ഏകാഗ്രത ഉണ്ടെങ്കിൽ ഇവിടെ മനസ്സിലാവും എങ്ങനെയാണ് നമ്മുടെ ബുദ്ധിയെ ഉപയോഗിക്കേണ്ടത്. ഏകാഗ്രതയോടെ ഇത് മനസ്സിലാക്കിയാൽ മതി, അപ്പൊ മനസ്സിലാവും എങ്ങനെയാ ചിന്ത എങ്ങനെയാ പോകുന്നതെന്ന് മനസ്സിലാവും. കാരണം പൊതുവെ ഇത് ഈ ഭാഗത്തെ കുറിച്ച് പറഞ്ഞു വരുന്നത് സ്ഫോടവാദം മനസ്സിലാക്കാൻ വലിയ പാടെന്നാ പറയുന്നു. പക്ഷെ നമ്മൾ ഏകാഗ്രതയോടെ ഇരുന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പാടൊന്നുമില്ല. ഏകാഗ്രത ഉണ്ടെങ്കിൽ പിന്നെ ഇത് പാടെന്ന് പറയുന്നതിനൊരു കാരണം ഇതിന്റെ വ്യാഖ്യാനങ്ങളാണ്. വ്യാഖ്യാനം കാട് കയറി കഴിഞ്ഞാൽ പിന്നെ മനസ്സിലാക്കാൻ പാടാവും. ഈ വ്യാഖ്യാനം എന്ന് പറയുന്നത് പലപ്പോഴും പാണ്ഡിത്യ പ്രദർശനമായി മാറും. ഒരു വിഷയത്തെക്കുറിച്ച് വ്യാഖ്യാതാവിന് കൂടുതൽ അറിയാമെങ്കിൽ അവർ ഒരുപാടങ്ങ് വിസ്തരിച്ച് പറയും. അപ്പോൾ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് അത് മനസ്സിലാക്കാൻ കഴിയാതെ വരും. പ്രത്യേകിച്ചും ഈ സ്ഫോടം എന്ന് പറയുന്ന ഈ ആശയങ്ങളൊക്കെ ഭാഷ്യകാരന്റെ കാലത്ത് എങ്ങനെയാണോ പ്രചരിച്ചിരുന്നത് അതിന് ഒരുപാട് മാറ്റങ്ങൾ വന്നാണ് വ്യാഖ്യാതാക്കളുടെ കാലത്ത് പ്രചരിച്ചത്. കാലവ്യത്യാസം വരുള്ളൂ. അന്നൊക്കെ ഇതെല്ലാം വിദ്വത് സദസ്സുകളിലൊക്കെ ചർച്ച ചെയ്തിരുന്ന കാലമാണ്. അപ്പോൾ പിൽക്കാലത്ത് നിന്ന് ആചാര്യന്മാർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ധാരണയുണ്ടായി. അപ്പോൾ ഭാഷകാരൻ പറഞ്ഞത് അവർ വ്യാഖ്യാനിക്കുമ്പം പിൽക്കാലത്ത് വന്ന ധാരണകൾ കൂടെ ഇതിലങ്ങോട്ട് ചേർക്കും. വാസ്തവത്തിൽ ഭാഷകാരൻ പറഞ്ഞിരിക്കുന്നത് വളരെ ലളിതമായിട്ടാണ്, നമുക്ക് മനസ്സിലാവും. വ്യാഖ്യാതാക്കൾ കൂടുതൽ പഠിച്ചിട്ടെഴുതുന്നവരാണ്, അവിടെ വിഷയം കൂടും, അത് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്. അതുകൊണ്ട് വ്യാഖ്യാനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുക വലിയ പ്രയാസമാണ്. അതുകൊണ്ടാണ് ഈ ഭാഗങ്ങളൊക്കെ പ്രയാസമെന്ന് പറയുന്നത്. പൊതുവെ ഭാഷകാരന്റെ ശൈലി എന്ന് പറയുന്നത് ഈ വ്യാഖ്യാനങ്ങളെക്കാളും എല്ലാം ലളിതമാണ്. ഭാഷകാരനെ നേരിട്ട് മനസ്സിലാക്കുന്നത് വ്യാഖ്യാനങ്ങളിലൂടെ മനസ്സിലാക്കുന്നതെന്നും പല ഭാഗങ്ങളിലും എളുപ്പമാണ്. അപൂർവം ചില ഭാഗങ്ങളിലെ നമുക്ക് വ്യാഖ്യാനം ആവശ്യമായിട്ട് വരും. ബ്രഹ്മസൂത്രത്തിന്റെ ഏറ്റവും വലിയ ആധികാരികമായ ഒരു വ്യാഖ്യാതമാണ് വാചസ്പതി മിശ്രം. ഈ ഭാഷ്യം വായിച്ച വളരെ അനായാസമായി മനസ്സിലാകുന്നിടത്തും വാചസ്പതി മിശ്രം എഴുതിയിരിക്കുന്ന വായിച്ചാൽ മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ്. അത് പ്രയാസമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് ഒരാളൊരു വ്യാഖ്യാനം എഴുതി. കാരണം അദ്ദേഹത്തിന് തോന്നി ഈ വാചസ്വതി മിശ്രൻ എഴുതി വച്ചിരിക്കുന്നത് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും, അതുകൊണ്ട് ഞാനിതൊന്ന് വിശദീകരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അണപ്പയ്യ അധ്യക്ഷിതര്. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹം എഴുതി വച്ചിരിക്കുന്ന വ്യാഖ്യാനം ഇന്നും ആർക്കും മനസ്സിലായിട്ടില്ല. അതിന്റെ അപ്പുറത്ത് പോയി. അപ്പോൾ അത് പല ഇതുണ്ട്. ഒന്ന്, വാചസ്പതി മിശ്രൻ പോലുള്ളവർക്കെല്ലാം ഭാഷ്യകാരനെക്കാളും എനിക്കറിവുണ്ടെന്ന് പ്രദർശിപ്പിക്കണമെന്നൊരു താല്പര്യം കൂടെയുണ്ട്. കൂടുതൽ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കും. അത് ശരിയുമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ പിൽക്കാലത്ത് സംഭവിച്ച് അതൊക്കെ അവർ പ്രദർശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ കഷ്ടപ്പെടുന്നത് നമ്മളാണ്. അപ്പോൾ ഇവിടെ ഈ പോകുന്ന ഇതേ ശൈലിയിലാണ് ബ്രഹ്മസൂത്ര രണ്ടാധ്യായം. ഇതേ രീതിയിലാണ് ചർച്ച പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ എന്താകുമോ എന്തോ എനിക്കൊരു പിടിയില്ല. ഇവിടെ തന്നെ ആൾക്കാർ വേർക്കുകയാണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ കുളിക്കും. പേടിപ്പിക്കുകയല്ല, ഇതിന്റെ രീതി അതാണ്. പ്രത്യേകിച്ചും നമുക്ക് പരിചയമില്ലാത്ത വിഷയങ്ങളാവുന്നു. അതിൻ്റെ ഒരു രീതിയാണ്. കഴിയുന്ന നമ്മൾ അതിൻ്റെ ഭാഷയത്തിൽ നിന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അതിന് ഏകാഗ്രത ഉണ്ടാക്കുക. ഏകാഗ്രതയോടുകൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇവിടെ വർണ്ണങ്ങളിൽ നിന്ന് അല്ല അർത്ഥബോധം ഉണ്ടാകുന്നത് സ്ഫോട ശബ്ദത്തിൽ നിന്നാണെന്നുള്ളതിന് വീണ്ടും യുക്തികൾ പറയുകയാണ്. എന്നുവെച്ചാൽ വർണ്ണേഭ്യോ അർത്ഥ അവഗതർ യുക്ത രാമ എന്നുള്ള ശബ്ദം കേട്ടുകഴിഞ്ഞാൽ നമ്മൾ രാമ എന്നുള്ള ശബ്ദം കേൾക്കുന്നു, അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുന്നു. രാമൻ എന്ന് പറയുന്നത് ദശരഥന്റെ പുത്രനായ അയോധ്യയിലെ രാജാവായ വിഷ്ണുവിന്റെ അവതാരമായ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. ഈ അർത്ഥം എന്തർത്ഥമാണോ നമ്മൾ പലരും പല രീതിയിൽ മനസ്സിലാക്കും. എന്തർത്ഥമാണോ നമ്മൾ മനസ്സിലാക്കുന്നത് അത് വർണ്ണങ്ങളിൽ നിന്ന് അങ്ങനെ ഒരു അർത്ഥബോധം ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. പിന്നെയോ അത് സ്ഫോട ശബ്ദത്തിൽ നിന്നാണ്. രാമ എന്ന് പറയുന്ന ആ സ്ഫോട ശബ്ദം, രാമ എന്ന് പറയുന്ന ശബ്ദം തന്നെ അതിനൊരു സ്ഫോടം എന്നൊരു പേര് കൊടുത്തിരിക്കുന്നു, അതിനൊരു പ്രത്യേകതയുണ്ട്. അതിൽ നിന്നാണ് അർത്ഥബോധം ഉണ്ടാകുന്നതെന്നാ പറയുന്നു. വർണ്ണങ്ങളിൽ നിന്നല്ല അതാണ് ആണ് പറയുന്നത്. എന്നുവെച്ചാൽ വർണ്ണേഭ്യോ അർത്ഥ അവഗതി, വർണ്ണങ്ങളിൽ നിന്നും അർത്ഥബോധം നയുക്ത അത് ഉണ്ടാകത്തില്ല. എന്തുകൊണ്ടുണ്ടാകത്തില്ല? നഹി ഏകൈകോ വർണ്ണോ അർത്ഥം പ്രത്യായയേ വ്യഭിചാര. പല കാരണങ്ങൾ പറയാം. ഇപ്പോൾ രാമഹ ആദ്യ രേഖം നമ്മൾ കേൾക്കുന്നു, രണ്ടാമത് ആകാരം കേൾക്കുന്നു, മൂന്നാമത് മകാരം, അത് കഴിഞ്ഞ് അകാരം, അത് കഴിഞ്ഞ് വിസർഗം, ഇങ്ങനെയാണ് കേൾക്കുന്നത്. വർണ്ണങ്ങളിൽ നിന്ന് അർത്ഥത്തിന്റെ ബോധം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ വർണ്ണത്തെ എടുക്കുക രേഫം, അതിൽ നിന്ന് അർത്ഥബോധം ഉണ്ടായാൽ പിന്നെ ബാക്കി വരുന്ന വർണ്ണങ്ങളൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല, എല്ലാം അർത്ഥമായി. ആദ്യ വർണ്ണത്തിൽ നിന്ന് അർത്ഥബോധം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി വരുന്ന വർണ്ണങ്ങൾ വ്യർത്ഥമാകും. അതാണ് പ്രധാനമായ തകരാറ്. പിന്നെ അങ്ങനെ അനുഭവത്തിൽ കാണുന്നുമില്ല. രാമ എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ ആദ്യം കേട്ടതെന്താ രാ, അത് കേട്ടപ്പോൾ തന്നെ ബോധമുണ്ടായോ അവർക്ക്? അങ്ങനൊരു അനുഭവം നോക്കില്ല, മുഴുവൻ കേട്ടുകഴിഞ്ഞ് ബോധമുണ്ടാവുന്നത്. അല്ലെങ്കിൽ നമ്മൾ ചോദിക്കും എന്താ പറഞ്ഞു, കേട്ടില്ലല്ലോ, വ്യക്തമായില്ലല്ലോ. പറയുന്ന ആളിനോട് നമ്മൾ വീണ്ടും ചോദിക്കും. ആണ് നഹി ഏകൈകോ വർണ്ണോ അർത്ഥം പ്രത്യായേ. ഒരു പദത്തിലെ ഓരോരോ വർണ്ണങ്ങൾ അർത്ഥത്തെ ബോധിപ്പിക്കുന്നില്ല. വ്യഭിചാര അതിന്റെ അർത്ഥമാണ് നേരത്തെ പറഞ്ഞെന്താണ്, ഒരു വർണ്ണത്തിൽ നിന്ന് അർത്ഥബോധം ഉണ്ടാകുന്നില്ല, അത് നമ്മുടെ അനുഭവമാണ്. ഉണ്ടായി എന്ന് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള വർണ്ണങ്ങളെല്ലാം പിന്നെ ആവശ്യമില്ലാതെ വരും. ര എന്ന് കേൾക്കുമ്പോൾ തന്നെ ബോധമുണ്ടാകും. പക്ഷേ വർണ്ണത്തിൽ നിന്ന് ബോധമുണ്ടാകും എന്ന് പറയുന്നവർ പറയുന്നില്ല. ആദ്യത്തെ വർണ്ണം കേൾക്കുമ്പോൾ ബോധമുണ്ടാകും എന്ന് പറയുന്നില്ല. പിന്നെ അവരെന്താ പറയുന്നത്? എന്നുവെച്ചാൽ വർണ്ണസമുദായ പ്രത്യയോ അസ്ഥി കർമ്മവത്വാത് വർണ്ണാന. അവർ പറയുന്ന അങ്ങനെയല്ല, ഞങ്ങൾ പറയാത്ത കാര്യം ഞങ്ങളുടെ പേരിൽ പറഞ്ഞ് ആക്ഷേപിക്കുന്നു. ഞങ്ങൾ പറയുന്ന എന്താണ്? രേഖം, ആകാരം, മകാരം, അകാരം, വിസർഗം, ഇത്രയും വർണ്ണങ്ങളുണ്ടല്ലോ. ഈ വർണ്ണസമുദായം എന്ന് പറയാൻ നമുക്കത്, അതിൽ നിന്നാണ് ബോധം ഉണ്ടാകുന്നത്, അതാണ് ഞങ്ങൾ പറയുന്നത്. വർണ്ണങ്ങളിൽ നിന്ന് ബോധം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ വർണ്ണ സമുദായത്തിൽ നിന്ന് ബോധമുണ്ടാകുന്നു എന്നാണ്. പിന്നെ ദോഷമില്ലല്ലോ, നമ്മളെല്ലാവരും കേൾക്കുന്നില്ലേ. അപ്പോൾ വർണ്ണസമുദായത്തിൽ നിന്ന് ബോധമുണ്ടാകുന്നു, വർണ്ണസമുദായത്തിന്റെ ബോധമുണ്ടാകുന്നു, അതിൽ നിന്ന് അർത്ഥത്തിന്റെ ബോധമുണ്ടാകുന്നു. ഒരു വർണ്ണത്തിന്റെ ബോധമല്ല, വർണ്ണസമുദായ ബോധം. രാമ, അവിടെ വർണ്ണസമുദായ എല്ലാ വർണ്ണങ്ങളുടെയും ബോധം, അതിൽ നിന്ന് അർത്ഥബോധം ഉണ്ടാകുന്നു എന്ന് പറയും. അപ്പൊ സ്ഫോടവാദി എന്താ പറയുന്നത്? അത് ഒരിക്കലും നടപ്പുള്ള കാര്യമുണ്ട്. വർണ്ണസമുദായ ബോധം, അങ്ങനെ ഒരു ബോധമേ ഉണ്ടാകത്തില്ല. പിന്നെ അല്ലേ അതിൽ നിന്ന് അർത്ഥബോധം ഉണ്ടാവുക എന്ന് പറയുന്നത്? എന്നുവെച്ച വർണ്ണ സമുദായ പ്രത്യയോ അസ്തി, പ്രത്യയം എന്ന് വെച്ചാൽ ബോധം അറിവ്. വർണ്ണസമുദായ ബോധം എന്ന് പറയുന്ന ഒരു ബോധം ആർക്കും ഉണ്ടാകത്തില്ല. നമ്മൾ രാമശബ്ദം കേൾക്കുന്നുണ്ട്, ബോധം ഉണ്ടാകുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബോധം എന്ന് പറയുന്നത് സ്ഫോടബോധമാണ്, അല്ലാതെ വർണ്ണസമുദായ ബോധമാണ്. എന്തുകൊണ്ട്? ക്രമവത്വാദ് വർണ്ണാന, വർണ്ണങ്ങൾക്ക് ക്രമമുള്ളതുകൊണ്ട്. ഇതിനൊക്കെ ഒരു സമാധാനം ഇനി പറയും, ഇതിനെയൊക്കെ ഖണ്ഡിക്കും. എന്നാലും പൂർവപക്ഷം എന്നുള്ള നിലയ്ക്ക് നമ്മളിത് മനസ്സിലാക്കുക. പറയുന്നത് വർണ്ണം എന്ന് പറയുന്നത് ക്ഷണികമാണെന്ന് പറഞ്ഞല്ലോ, ഉണ്ടാകുന്നു നശിക്കുന്നു, ഉണ്ടാകുന്നു നശിക്കുന്നു. ആദ്യം രേഫത്തിന്റെ ബോധമുണ്ടായി, അത് കഴിഞ്ഞ് ആകാരത്തിന്റെ ബോധമുണ്ടായി, അത് കഴിഞ്ഞ് മകാരമുണ്ടായി, അകാരമുണ്ടായി, വിസർഗമുണ്ടായി. വർണ്ണങ്ങൾ ക്ഷണികമല്ലേ? ക്ഷണികമെന്നുള്ള മാത്രമല്ല, ഇത് ഉച്ചരിക്കുന്നതും ക്രമമായിട്ടാണ്, കേൾക്കുന്നതും ക്രമമായിട്ടാണ്. ഉച്ചരിക്കുന്നതും കേൾക്കുന്നതും ക്രമമായിട്ടാണെങ്കിൽ പിന്നെ എവിടെയാ സമുദായം വരുന്നത്? സമുദായം വരണമെങ്കിൽ എന്ത് വേണം? ബോംബ് പൊട്ടുന്ന പോലെ ഒറ്റയടിക്ക് ശബ്ദം എല്ലാം കൂടെ കേൾക്കണം. ഒറ്റയടിക്ക് ശബ്ദം ഉച്ചരിക്കാൻ പറ്റത്തില്ല, നമുക്ക് ഓരോ വർണ്ണമായിട്ടും ഉച്ചരിക്കാൻ പറ്റും. ദൈവം അതിനുള്ള ശേഷി തന്നിട്ടില്ല. ഉച്ചരിക്കണമെങ്കിൽ അത് രായി തുടങ്ങി വിസർഗത്തെ അവസാനിക്കുന്നു. നമ്മൾ ഉച്ചരിക്കുന്നു അങ്ങനെയാണ്. ഒറ്റ നിമിഷത്തിൽ മുഴുവൻ ശബ്ദമാർഗങ്ങൾ ഉച്ചരിക്കാൻ പറ്റുമോ, കേൾക്കാൻ പറ്റുമോ? പിന്നെ നമുക്ക് വളരെ വേഗത്തിൽ ഉച്ചരിക്കാൻ കഴിഞ്ഞിരിക്കും, പക്ഷെ എത്ര വേഗത്തിൽ ഉച്ചരിച്ചാലും സൂക്ഷ്മമായ ഒരു സമയ ക്രമവും സമയ വ്യത്യാസവും വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്, അഞ്ച് വർണ്ണങ്ങൾ എത്ര വേഗത്തിൽ ഉച്ചരിച്ചാലും അത് ചെറിയ സെക്കൻഡുകളിലേ അത് ഉച്ചരിക്കാൻ പറ്റും. രേഫം, ആകാരം, മകാരം, അകാരം, വിസർഗം, അവനെ അത് ഉച്ചരിച്ചാലോ അത് അടുത്ത ക്ഷണം നശിച്ചും പോകും. അപ്പോൾ വർണ്ണ സമുദായ ഞാൻ എങ്ങനെ ഉണ്ടാവും? വർണ്ണങ്ങൾ ക്രമമായിട്ട് ഉച്ചരിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ വർണ്ണ സമുദായ ഞാനും ഉണ്ടാകത്തില്ല. പിന്നെ നമുക്ക് തോന്നുന്നതാണ് ഞാൻ ഒരു നിമിഷം കേട്ടു എന്ന് പറയുന്നു, വാസ്തവം അങ്ങനെയല്ല. എന്തുകൊണ്ട്? ക്രമവത്വ വർണ്ണമാണ്, വർണ്ണം ക്രമമായി എന്ന് വെച്ചാൽ ഒന്നിനു പിറകെ ഒന്നായി നമ്മൾ കേൾക്കുന്നത് കൊണ്ട് വർണ്ണസമുദായം ഞാനും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് വർണ്ണസമുദായ ജ്ഞാനത്തിൽ നിന്നും അർത്ഥബോധം ഉണ്ടാകുന്നില്ല എന്നാണ്. അപ്പോ വർണ്ണവാദി പറയുന്നു, ഞങ്ങൾ പറയുന്നതൊന്നും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. വർണ്ണസമുദായ പ്രത്യയത്തിൽ നിന്നും അർത്ഥബോധം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ താല്പര്യം? സ്ഫോടവാദിയോട് പറയുന്നു, ഞങ്ങൾ പറയുന്ന കാര്യം മനസ്സിലാക്കാതെ നിങ്ങൾ നിഷേധിച്ചാൽ എന്ത് ചെയ്യും? വർണ്ണസമുദായ പ്രത്യയത്തിൽ നിന്ന് തന്നെയാണ് ബോധം ഉണ്ടാകുന്നത്. അങ്ങനെ എന്ന് വിശദീകരിച്ചാൽ എങ്ങനെ? പൂർവപൂർവ വർണ്ണ അനുഭവജനിത സംസ്കാര സഹിത അന്ത്യോ വർണ്ണോ അർത്ഥം പ്രത്യയ ഇഷ്യതി. നിങ്ങൾ പറയുന്നത് ശരി തന്നെയാണ്. വർണ്ണം കേൾക്കുന്നത് ഓരോ ക്ഷണത്തിനുമാണ്. വർണ്ണം ആണെങ്കിലോ ക്ഷണത്തിലോ ഉണ്ടായി നശിക്കുന്നു. പക്ഷെ അർത്ഥബോധം എങ്ങനെയുണ്ടാകുന്നത്? വർണ്ണവാദി പറയുന്ന എങ്ങനെയാണ്? രേഭം എന്നുള്ള അർത്ഥം ശബ്ദമുണ്ടായി എന്നുവെച്ചാൽ നമ്മൾ കേട്ടു. ശബ്ദം കേൾക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ശ്രോതാവിന്റെ ഉള്ളിൽ ശബ്ദബോധമുണ്ടാകുന്നു, രേഭം എന്നുള്ള ബോധമുണ്ടാകുന്നു. അടുത്ത നിമിഷം എന്താണ്? ആകാരം എന്നുള്ള ബോധമുണ്ടാകുന്നു, ര എന്നു വന്നു. പൂർവവർണം നശിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എപ്പോഴാണോ രേഭം എന്ന് പറയുന്ന ഒരു വർണ്ണത്തെക്കുറിച്ച് ബോധമുണ്ടായത്, ആ ബോധമുണ്ടായ സമയത്തിൽ തന്നെ ചിത്തത്തിൽ ഒരു സംസ്കാരം ഉണ്ടായി. വർണ്ണം നശിക്കും, പക്ഷെ സംസ്കാരം നശിക്കത്തില്ല. രണ്ടാമത് ആ എന്നുള്ള ശബ്ദത്തെ ശ്രവിച്ചപ്പോൾ അവിടെയും സംസ്കാരമുണ്ടായി. ഈ സംസ്കാരങ്ങൾ പരസ്പരം കൂടിച്ചേരും. വർണ്ണങ്ങൾ നശിച്ചോട്ടെ, സംസ്കാരം നശിക്കുന്നില്ല. സംസ്കാരം നശിക്കാത്തതുകൊണ്ടാണല്ലോ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇന്ന് ഓർക്കാൻ കഴിയുന്നു. ഇന്നലെ പറഞ്ഞ ശബ്ദങ്ങളെ ഓർക്കാൻ കഴിയുന്നു, ഇന്നലെ അറിഞ്ഞ അർത്ഥത്തെ ഓർക്കാൻ കഴിയുന്നു. എല്ലാം സംസ്കാരം, അതാതിൻ്റെ സംസ്കാരങ്ങൾ അന്ധകരണത്തിൽ കിടക്കുന്നുകൊണ്ടാണ്. അത് ആർക്കായാലും അംഗീകരിച്ചേ പറ്റൂ. ഇപ്പോൾ മകാരം ഉച്ചരിക്കുമ്പോഴും അതുപോലെ അവിടെ സംസ്കാരം ഉണ്ടാകുന്നു. വർണ്ണങ്ങളെല്ലാം നശിച്ചോട്ടെ, പിന്നെ അകാരം ഉച്ചരിക്കുമ്പോഴും വീണ്ടും സംസ്കാരം ഉണ്ടാവും. ഈ സംസ്കാരങ്ങളെല്ലാം കൂടി ചേരും. സ്വനം വിസർഗം ഉച്ചരിക്കുമ്പോൾ ഈ സംസ്കാരങ്ങളെല്ലാം ആ അവസാനം ഉച്ചരിച്ച ആ കേട്ട ഉച്ചരിക്കുക എന്നുള്ളതല്ല ഇവിടെ മുഖ്യം, കേൾക്കുന്നതിനാണ്. നമ്മൾ ഉച്ചരിച്ചാലും നമ്മൾ കേൾക്കും. ആ വിസർഗത്തെ കേൾക്കുമ്പോൾ ആ ജ്ഞാനത്തിനോടുകൂടി ഈ സംസ്കാരങ്ങൾ കൂടി ചേരും. എല്ലാത്തിൻ്റെയും സംസ്കാരം. സംസ്കാരത്തിൻ്റെ പ്രത്യേകത എന്താണ്? സംസ്കാരത്തിന് ജ്ഞാനത്തെ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഇന്നലെ രാമനെന്ന് കേട്ടു, ശബ്ദം നശിച്ചുപോയി, സംസ്കാരം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അധ്യാപകൻ ചോദിക്കുന്നു, ഇന്നലെ നിന്നെ എന്താ ഞാൻ പഠിപ്പിച്ചത്? വിദ്യാർത്ഥി പറയുന്നു, രാമൻ. എന്തുകൊണ്ട് അവന് സ്മരിക്കാൻ കഴിയും ശബ്ദത്തെ? ഇന്നലെ രാമഹ രാമോ രാമാഹ എന്ന് രാമശബ്ദം പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇന്ന് അവൻ പറയുന്നു രാമഹ രാമോ രാമാഹ, എങ്ങനെ സ്മരിച്ചിട്ടാണ് പറയുന്നു? ഒരു ശബ്ദത്തെ നമ്മൾ സ്മരിക്കുന്നത് പോലെ തന്നെ ആ ശബ്ദത്തിലെ ഓരോ വർണ്ണങ്ങളെയും സ്മരിക്കുന്നു. അപ്പോ രാമശബ്ദത്തിലെ പൂർവപൂർവ്വ വർണ്ണങ്ങൾ നശിച്ചോട്ടെ, പക്ഷെ ആ ശബ്ദങ്ങളിൽ നിന്നുണ്ടായ സംസ്കാരം അന്ത്യമായ വർണ്ണത്തിന്റെ ജ്ഞാനത്തോടുകൂടി ചേർന്നിട്ട് രാമഹ എന്ന് കേട്ടുകഴിയുമ്പോൾ ഉടനടുത്ത് അർത്ഥത്തിന്റെ ബോധം ഉണ്ടാകുന്നു. എന്നുവെച്ചാൽ അർത്ഥബോധം ഉണ്ടാകുന്നതിന് വർണ്ണങ്ങളുടെ സാഹിത്യം ചേർച്ച അത് വേണമെന്നില്ല. വർണ്ണജ്ഞാനത്തോടുകൂടി വർണ്ണ സംസ്കാരം ചേർന്നാൽ മതി എന്നാണ്. അങ്ങനെയാണ് സംഭവിക്കുന്നത്. കൂടുതൽ അതൊക്കെ സംഭവിക്കുന്നു എന്നാണ് വർണ്ണവാദി പറയുന്നത്. പക്ഷേ സ്ഫോടവാദി അതിനെ നിഷേധിക്കും. ഇവിടെ ഇപ്പം മനസ്സിലാക്കണം, ഈ വർണ്ണവാദി പൂർവപക്ഷമാണ്. അവസാനം ഇത് സിദ്ധാന്തമാകും. ഇപ്പൊ സ്ഫോടവാദിയുടെ നിഷേധങ്ങളെല്ലാം നിഷേധിക്കും. അതുകൊണ്ട് ഇതിന്റെ മറുവശം നമ്മളിപ്പോൾ ചിന്തിച്ച് ബുദ്ധിമുട്ടുണ്ട്. അതിന് വരും. പൂർവപക്ഷത്തിന്റെ പൂർവപക്ഷത്തെ കുറിച്ചൊന്നും ഇവിടെ ഇരുന്ന് ചിന്തിച്ചിട്ട് സമയങ്ങൾ, അതായത് നമ്മൾ ഇത് പഠിക്കുമ്പോൾ വരുന്ന ഒരു തകരാറതാണ്. ഇതിപ്പോ പൂർവപക്ഷമാണ്. ഇത് കഴിഞ്ഞ് സിദ്ധാന്തം വരും. നമുക്ക് പൂർവപക്ഷമാണെന്ന് നമുക്കറിയാം. ഈ പൂർവക്ഷം നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഒന്ന് മനസ്സിലായി വരുമ്പം തന്നെ നമുക്ക് സ്വയം തോന്നും, ഇത് നമുക്ക് തന്നെ അങ്ങ് ഖണ്ഡിച്ചാലെന്താ, ഇനിയിപ്പോ എന്തിനാ വേറെ സിദ്ധാന്തം പഠിക്കാൻ പോകുന്നു. അതിബുദ്ധി നമ്മുടെ ഉള്ളിലും വരും. അപ്പൊ നമ്മുടെ മനസ്സിനെ എന്ത് ഇതിനെ ഖണ്ഡിക്കാൻ ശ്രമിക്കും. വരുന്ന താരാറെന്താണ്, ഈ പൂർവക്ഷം എന്താണ് നമുക്ക് വ്യക്തമായി മനസ്സിലാകത്തുമില്ല, ഖണ്ഡനോട്ടും നടക്കത്തുമില്ല. നമ്മുടെ ആ ബുദ്ധിയുടെ ആ സാമർഥ്യ പ്രകടനം മാത്രമേ ശേഷിക്കൂ. അപ്പൊ പറയുന്ന കാര്യം എന്താണെന്ന് പിടികിട്ടാകും. അപ്പൊ പൂർവക്ഷം ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ സ്വയം ഖണ്ഡിക്കാൻ ശ്രമിക്കരുത്. ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏകാഗ്രത നഷ്ടപ്പെടും, പൂർവക്ഷം പറയുന്നത് എന്താണെന്ന് മനസ്സിലാകാതെ. ഇത് അല്പസ്വല്പം മനസ്സിലാക്കാൻ കഴിവുള്ളവർക്കെല്ലാം വരുന്ന ഒരു തകരാറാണത്. പൂർവക്ഷത്തെ ഖണ്ഡിക്കാൻ സിദ്ധാന്തി വരും, അപ്പൊ ഖണ്ഡിച്ചോളും. നമ്മൾ ക്ഷമയോടെ ഇരിക്കുക, നമ്മളായിട്ട് കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ ജോലി എന്തെന്ന് പറഞ്ഞാൽ പൂർവക്ഷത്തെ ശരിക്കും മനസ്സിലാക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആദ്യം പൂർവക്ഷത്തെ സംശയമില്ലാതെ ഗ്രഹിക്കുക, പൂർവക്ഷത്തെ കുറിച്ച് സംശയം വരാതെ അത് മനസ്സിലാക്കുക. അതാണ് വിശദീകരിക്കുന്നത്. സിദ്ധാന്തി വരുമ്പോൾ ഖണ്ഡിക്കുക, അപ്പൊ നോക്കാം എങ്ങനെയാ അവര് നിഷേധിക്കുന്നത്, നമ്മളെന്തിനു അതിനു വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്നു, നമ്മൾ പഠിക്കുകയല്ലേ. നമ്മളിപ്പോ ശാസ്ത്രാർത്ഥവാദത്തിൽ നിന്നും പോകുന്നില്ല, ഇല്ലെങ്കിൽ അത്രയും കഴിവുള്ള ആളായിരിക്കും. പൂർവക്ഷത്തെ പൂർണ്ണമായും ഗ്രഹിച്ച് അപ്പോൾ തന്നെ അതിന്റെ ഖണ്ഡനം എങ്ങനെയെന്നും മനസ്സിൽ വന്ന് പഠിക്കാതെ തന്നെ ശങ്കരാചാര്യരെ പോലെയൊക്കെ ആയിരിക്കും. അവരുടെ മനസ്സിൽ പിന്നെ ഒരു സംശയവും ശേഷിക്കത്തില്ല, എന്താ പൂർവക്ഷം, ആ പൂർവക്ഷത്തെ എങ്ങനെ ഖണ്ഡിക്കും, എന്താ സിദ്ധാന്തം, ഈ സംശയങ്ങളൊന്നും വരത്തില്ല. അങ്ങനെയുള്ള ശങ്കരാചാര്യന്മാരുണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ കടന്ന് ചിന്തിക്കാൻ പോകരുത്. അത് മുമ്പും ഞാൻ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും ക്ഷമയോടുകൂടി നിന്നടത്ത് നിന്ന് മനസ്സിലാക്കുക, എന്നിട്ട് മുമ്പോട്ട് പോവുക. ഇനി പൂർവക്ഷവും മനസ്സിലാക്കി, സിദ്ധാന്തവും മനസ്സിലാക്കി, വീണ്ടും മനസ്സിൽ സംശയം വരികയാണെങ്കിൽ ശരി. ഇത് ഏത് ശാസ്ത്രത്തെ മനസ്സിലാക്കുമ്പോഴും ഈ മാനസികമായ അച്ചടക്കം പുലർത്തിയാലേ അത് ഗ്രഹിക്കാൻ പറ്റും. അപ്പൊ അതിന് നല്ല കോൺസെൻട്രേഷൻ, ഏകാഗ്രത മനസ്സിന് വേണം. മനസ്സങ്ങോട്ടും ഇങ്ങോട്ടൊന്നും കുരങ്ങനെ പോലെ ചാടിപ്പോകരുത്. പറയുന്നത് ഗ്രഹിക്കുക, അതിനെ മനസ്സിൽ ധരിക്കുക, പിന്നെ അതിനെ ഖണ്ഡിക്കുന്ന ഭാഗത്ത് അതും ഗ്രഹിക്കുക. പൂർവക്ഷം പറയുമ്പോൾ സിദ്ധാന്തത്തെ കുറിച്ച് ചിന്തിക്കുകയും, സിദ്ധാന്തം പറയുമ്പോൾ പൂർവക്ഷത്തെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ പഠനം ശരിയാകില്ല. ഇനിയിപ്പോ സിദ്ധാന്തം പറയുമ്പോൾ ചിന്തിക്കുന്ന എന്തായിരിക്കും, പൂർവക്ഷം അവിടെ അന്ന് എന്താ പറഞ്ഞത്, അപ്പൊ സിദ്ധാന്തവും പോകും. അങ്ങനെ വരരുത്. ഇത് മനസ്സിലാക്കുന്നതിനൊരു രീതിയുണ്ട്. ഇവിടെ എന്താ പറയുന്നത്, ഓരോ വർണ്ണങ്ങളും ശ്രവിക്കുന്നു, വർണ്ണത്തെക്കുറിച്ച് ജ്ഞാനമുണ്ടാകുന്നു, വർണ്ണജ്ഞാനത്തിൽ നിന്ന് വർണ്ണ സംസ്കാരം ഉണ്ടാകുന്നു, വീണ്ടും അടുത്ത വർണ്ണത്തെ ശ്രവിക്കുന്നു, അവിടെ സംസ്കാരം ഉണ്ടാകുന്നു, ഈ സംസ്കാരങ്ങൾ നശിക്കുന്നില്ല, കൂടിച്ചേരുന്നു, അവസാന വർണ്ണം ശ്രവിക്കുമ്പോൾ അതിൻ്റെ ജ്ഞാനം ഉണ്ടാകുമ്പോൾ അതിനോട് അവിടെയും സംസ്കാരം ഉണ്ടാവും, ആ ജ്ഞാനത്തോട് ഈ സംസ്കാരങ്ങളെല്ലാം കൂടി ചേരുന്നു, അത് കഴിഞ്ഞ് ഈ സംസ്കാരങ്ങളുടെ സഹായത്തോടുകൂടി അർത്ഥബോധമുണ്ടാകുന്നു, അവിടെ വർണ്ണ സമുദായത്തിന്റെ ആവശ്യമില്ല എന്നാണ്. അതുകൊണ്ട് വർണ്ണങ്ങൾ അനിത്യമാണെന്ന് സ്വീകരിച്ചാലും ദോഷമൊന്നുമില്ല എന്നാണ്. അതിന് പൂർവപൂർവ വർണ്ണ അനുഭവജനിത സംസ്കാര സഹിതോ അന്ത്യോ വർണ്ണോ പൂർവപൂർവ അനുഭവജനിതമായ അനുഭവം എന്ന് വെച്ചാൽ വർണ്ണാനുഭവം, വർണ്ണത്തിന്റെ അറിവ്, അതിൽ നിന്നുണ്ടായ സംസ്കാര സഹിതമായ അന്ത്യോ വർണ്ണം, ആ സംസ്കാരത്തോടു കൂടി ചേരുന്ന അന്ത്യമായ ആ വർണ്ണത്തിന്റെ ജ്ഞാനം, അതിൽ നിന്ന് അർത്ഥം പ്രത്യായശ്ശേരി ആ ബോധത്തിൽ നിന്ന് ആ ബോധം അർത്ഥബോധത്തെ ഉണ്ടാക്കുന്നു. ഇരിയത് ചെയ്ത എന്ന് പറയുകയാണെങ്കിലോ തന്ന സ്ഫോടവാദി പറയണ അത് ശരിയല്ല. എന്തുകൊണ്ട് സാധ്യമല്ല? അപ്പൊ ഈ ശബ്ദശാസ്ത്രത്തിന്റെ കുറച്ച് സൂക്ഷ്മമായ കാര്യങ്ങൾ ആണ് ഇവിടെ ചിന്തിക്കുന്നത്. ഒരാൾ ഒരു ശബ്ദം ഉച്ചരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഒരാൾ ശബ്ദം കേൾക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ആ ശബ്ദത്തിൽ നിന്ന് എങ്ങനെ ഒരാൾ ഒരു അർത്ഥബോധം ഉണ്ടാകുന്നു, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പഴയ ആചാര്യന്മാർ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്. അതിൻ്റെ ചില ഭാഗങ്ങളാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. ഇവിടെ എന്താ പറയുന്നത്? സംബന്ധ ഗ്രഹണാപേക്ഷോ ഹി ശബ്ദ സ്വയം പ്രതീയമാന അർത്ഥം പ്രത്യായയേ ധൂമാധിപത്. പറയുന്നു ശബ്ദത്തിൽ നിന്ന് അർത്ഥബോധം എങ്ങനെ ഉണ്ടാകുന്നു അതിനെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കണം. ഗോഹ് എന്നൊരു ശബ്ദം കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ആ പശുവിന്റെ ബോധം ഉണ്ടാകുന്നു, എന്തുകൊണ്ട് ആനയുടെ ബോധം ഉണ്ടാകുന്നില്ല? എന്ന് പറയുന്നത് ശബ്ദം നമ്മൾ കേൾക്കുമ്പോൾ ശബ്ദത്തിന്റെ ജ്ഞാനം ഉണ്ടാകുന്നു. ശബ്ദത്തിന്റെ ജ്ഞാനം മാത്രമല്ല ഉണ്ടാകുന്നു, ആ ശബ്ദവും ആ ശബ്ദം കൊണ്ട് മനസ്സിലാക്കേണ്ടതായ ആ വസ്തുവും ആ വസ്തുവും തമ്മിലൊരു ബന്ധമുണ്ട്. ആ ബന്ധത്തിന്റെ ജ്ഞാനം നമുക്കുണ്ടാകും. ആ ശബ്ദത്തെയും ആ വസ്തുവിനെയും ബന്ധിപ്പിക്കുന്ന ഒരു ശക്തി, അതിന്റെ ബോധം ഉണ്ടാകും. അസാധാരണ പറയുന്നോ, ഇതിന്നാരുടെ മകനാണ് എന്ന് ഒരാൾ നമുക്ക് പരിചയപ്പെടുത്തുമ്പോൾ നമ്മളാ വ്യക്തിയെ ഗ്രഹിക്കുന്നതോടൊപ്പം ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? പിതൃപുത്രബന്ധം. ആ ബന്ധത്തെ കൂടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഒന്നുകൂടെ ഉണ്ട്, ആ വ്യക്തിയെ മനസ്സിലാക്കുന്നതിന് ഉപരിയായിട്ട് അങ്ങനെ ഒരു കാര്യം നമ്മൾ ധരിക്കുന്നുണ്ടല്ലോ. അതുപോലെ ഒരു ശബ്ദത്തിന്റെ ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ, ബോധമുണ്ടാകുന്ന എങ്ങനെ ശ്രവിക്കുമ്പോൾ, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. ഇത് വായിച്ച് മനസ്സിലാക്കുന്ന കാര്യമല്ല പറയുന്നു, എഴുത്തിലൂടെയും വായനയിലൂടെയും കാര്യങ്ങൾ ഗ്രഹിക്കുന്ന കാര്യമല്ല ഇവിടെ പറയുന്നു. ശബ്ദത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നിടത്ത് എല്ലായിടത്തും നമ്മുടെ ഇന്നത്തെ എഴുത്തിനും വായനയ്ക്കും പ്രാധാന്യമൊന്നുമില്ല. ചിലയിടത്തൊക്കെ അത് പരാമർശിക്കുമെന്നുള്ളതല്ല, അതിന് ഒരു പ്രാധാന്യം. സർവത്ര ശബ്ദശ്രവണം അർത്ഥബോധം, ശബ്ദം കേൾക്കുന്നതും അർത്ഥത്തെ ധരിക്കുന്നതുമാണ് ചർച്ച ചെയ്യുന്നതല്ല, അത് മനസ്സിലാകും. പക്ഷെ നമ്മളത് മനസ്സിലാക്കുന്ന എങ്ങനെ? എഴുത്തിലൂടെയും വായനയിലൂടെയും. അപ്പോൾ ആ ഭാഗം അങ്ങ് വിട്ടുകളഞ്ഞു, ആ ഒരു കാര്യത്തെക്കുറിച്ചല്ല പറയുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേട്ട് അർത്ഥത്തെ ബോധിക്കുന്നതാണ് നമ്മുടെ ദൈനംദിന കാര്യത്തിൽ സദാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഓരോരുത്തരോരോന്ന് പറയുന്നു, നമ്മൾ കേൾക്കുന്നു, കാര്യം മനസ്സിലാക്കുന്നു, വ്യവഹാരം അങ്ങനെ തന്നെ നടക്കുന്നെങ്കിലും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? എഴുത്തിനെയും വായനയും ആശ്രയിക്കും. പിന്നെ നമുക്ക് എഴുത്തും വായനയും എന്നുള്ള രീതിയിൽ ഇത് ചിന്തിക്കാൻ പറ്റും. ഇവിടെ അത് പാടില്ല. കേൾക്കുന്നു, മനസ്സിലാക്കുന്നു, അങ്ങനെ പോകണം. അതുകൊണ്ട് ഒരു ശബ്ദം കേട്ട് അർത്ഥം മനസ്സിലാക്കുമ്പോൾ ശബ്ദത്തിന്റെ ജ്ഞാനം ഉണ്ടാകുന്നതുപോലെ ശബ്ദവും അർത്ഥവും തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ ബോധവും നമുക്കുണ്ടാകുന്നു. അതുകൊണ്ടാണ് ഗോഹു എന്ന് പറയുമ്പോൾ ആ ശബ്ദത്തിൽ നിന്ന് നമ്മൾ പശുവിനെ ഗ്രഹിക്കുന്നു, ആനയെ ഗ്രഹിക്കുന്നില്ല. കാരണം ആ ശബ്ദത്തിന് പശു എന്ന് പറയുന്ന ആ വസ്തുവുമായിട്ടേ ബന്ധമുള്ളൂ, ആനയെന്ന് പറയുന്ന വസ്തുവുമായിട്ട് ബന്ധമില്ല. അങ്ങനെ ഒരു ബന്ധമെന്ന് പറയുന്ന അവിടെ ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെന്നാണ്. അതിനൊരു ഉദാഹരണം പറയുന്നു, ധൂമാധിപത്. ഒരാൾ കാട്ടിലേക്ക് പോയി, അപ്പോ അയാൾക്ക് അവിടെ തീയുടെ ആവശ്യമാണ്. കാട്ടിൽ സഞ്ചരിക്കുകയാണ്, തീ കിട്ടിക്കഴിഞ്ഞാൽ പല ഉപയോഗമുണ്ടല്ലോ, ആഹാരം പാകം ചെയ്യാം, തണുപ്പ് മാറ്റാം, പലതുകൊണ്ടും അയാൾക്ക് തീയുടെ ആവശ്യം വന്നു. അപ്പോഴാണ് പെട്ടെന്ന് വളരെ ദൂരെ പുക കാണുന്നു. പിന്നെ താമസം വന്നില്ല, ഉടൻ അയാൾക്ക് മനസ്സിലായി ആ പുക കാണുന്നിടത്ത് തീയുണ്ട് എന്ന് മനസ്സിലായി. ഈ പുകയാണ് അയാൾ കണ്ടത്, തീയെ കണ്ടില്ല. കാരണം പുക വനത്തിന്റെ മുകളിലാണ് കാണുന്നത്, തീ വനത്തിന്റെ ഉള്ളിലും, അപ്പൊ തീയെ കാണാൻ പറ്റത്തില്ല. പക്ഷെ പുകയെ കണ്ടപ്പോ തീയെ ഉണ്ടെന്ന് അയാൾക്ക് ഞാനുണ്ടായി, പ്രമ യഥാർത്ഥമായ അനുഭവം ഉണ്ടായത്. എന്താ കാരണം? അങ്ങനെ ഒരു തീയെ കുറിച്ച് ഒരാൾക്ക് ബോധമുണ്ടാകണമെങ്കിൽ ഈ പുകയും തീയും തമ്മിലുള്ള ബന്ധത്തെ അയാൾ അറിഞ്ഞിരിക്കണം, എന്നാലേ ഉണ്ടാവും. എന്താ ബന്ധം? അയാൾ അറിഞ്ഞിരിക്കണം ഈ തീയിൽ നിന്നാണ് ഈ പുക ഉണ്ടാകുന്നത്, രണ്ടും തമ്മിലുള്ള കാര്യകാരണ ബന്ധം. നേരത്തെ പറഞ്ഞ പോലെ പിതൃപുത്ര ബന്ധം പോലെ അതാണ്. അതെങ്ങനെ? ആദിമ മനുഷ്യൻ എന്ത് ചെയ്തു? പുക കണ്ടു. ഒരുപക്ഷെ അയാൾക്ക് ഇത് മനസ്സിലായി എന്ന് വരില്ല, അയാൾ അവിടെ പോയി നോക്കിയപ്പോ തീയുണ്ട്, ഇത് പലതവണ കണ്ട്. അപ്പൊ അയാൾ ആ ബന്ധത്തെ ഉറപ്പിച്ചു, തീയിൽ നിന്നാണ് പുകയുണ്ടാകുന്നത്, അതുകൊണ്ട് പുക കണ്ടു കഴിഞ്ഞാൽ അവിടെ തീ കാണും. അപ്പോൾ പുകയെക്കുറിച്ചുള്ള അറിവിന് ഉപരിയായിട്ട് പുകയും തീയും തമ്മിലുള്ള ആ ബന്ധത്തെക്കുറിച്ചും അറിവുണ്ടായാൽ മാത്രമേ പുകയെ കാണുമ്പോൾ തീയെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകത്തുള്ളൂ. ഇത് പ്രത്യക്ഷത്തിന് ഉദാഹരണമാണ്. പ്രത്യക്ഷമായ ഒരു ധൂമത്തെ കാണുന്നു, അതിൽ നിന്ന് തീയെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാകുന്നു. അപ്പോൾ കാണുന്ന വസ്തുവിനുപരിയായി അറിയേണ്ട വസ്തുവും ആ വസ്തുവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാവണം. അതുപോലെ ഇവിടെ ശബ്ദം എന്ന് പറയുന്നത് എന്താണ്? അത് പ്രത്യക്ഷമാണ്. രാമഹ രേഭ ആകാര മകാര അകാരങ്ങളെ കുറിച്ച് ശ്രോതാവിന് പ്രത്യക്ഷമായ ജ്ഞാനമാണ് ഉണ്ടാവുന്നത്. അപ്പൊ ശബ്ദ പ്രത്യക്ഷം ഉണ്ടായി, ഇനി അതിൽ നിന്ന് അർത്ഥത്തിന്റെ ജ്ഞാനം ഉണ്ടാവണം. ഗൗഹു എന്ന് പറഞ്ഞ ഇന്ന വസ്തുവാണ്, അത് എങ്ങനെ ഉണ്ടാകും? അവ പറഞ്ഞു, ആ ശബ്ദങ്ങളിൽ നിന്ന് സംസ്കാരം ഉണ്ടാകുന്നു, ആ സംസ്കാരത്തിന്റെ സഹായത്തോടുകൂടി അർത്ഥത്തിന്റെ ബോധം ഉണ്ടാവണം. ശബ്ദത്തിൽ നിന്ന് നേരിട്ടുണ്ടാകുന്നില്ല, കാരണം എന്തുകൊണ്ട്? ഈ ശബ്ദങ്ങളെല്ലാം നശിച്ചു പോകുന്നു. പിന്നെ ശബ്ദത്തിൽ നിന്ന് അർത്ഥത്തിന്റെ ബോധം എങ്ങനെ ഉണ്ടാകും? ഏതൊന്നാണോ ഈ ശബ്ദത്തിനെ അർത്ഥത്തോട് ബന്ധിപ്പിക്കുന്നത് അതിന്റെ ജ്ഞാനം കൂടെ വേണം, എന്നാലേ ശബ്ദത്തിൽ നിന്ന് അർത്ഥബോധം ഉണ്ടാകത്തുള്ളൂ. ഇവിടെ ശബ്ദം തന്നെ നശിച്ചുപോയി, പിന്നെ ശേഷിക്കുന്ന എന്താണ്? സംസ്കാരം. അപ്പൊ പിന്നെ ഈ നശിച്ചുപോയ ഈ ശബ്ദങ്ങളെയെല്ലാം അർത്ഥത്തോട് ബന്ധിപ്പിക്കുന്ന എന്തായിരിക്കും? ശേഷിച്ച സംസ്കാരമായിരിക്കും. അപ്പൊ ശബ്ദ കേൾക്കുന്ന ഒരാളിന് അർത്ഥത്തിന്റെ ബോധം ഉണ്ടാവണമെങ്കിൽ ആ ശബ്ദത്തെ അർത്ഥത്തോട് ബന്ധിപ്പിക്കുന്ന ആ സംസ്കാരത്തിന്റെ ജ്ഞാനം ഉണ്ടാവണം. ഉണ്ടായാൽ മാത്രമേ ശബ്ദം നശിച്ചു കഴിഞ്ഞാലും സംസ്കാരം കൂടി ചേർന്ന് അവസാന ശബ്ദശ്രവണത്തിന് ശേഷം അർത്ഥത്തിന്റെ ബോധം ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ ആയിരിക്കണം അത് സംഭവിക്കേണ്ടത്. ആര് പറയുന്നു? സ്ഫോടവാദി പറയുന്നു. എന്തിന്? വർണ്ണവാദിയെ നിഷേധിക്കും. അവനോട് പറയുന്നത്, സംബന്ധഗ്രഹണ അപേക്ഷോഹി ശബ്ദ. ശബ്ദം എന്ന് പറയുന്നത് അർത്ഥത്തെ ബോധിപ്പിക്കുന്നതിന് സംബന്ധജ്ഞാനത്തെ അപേക്ഷിക്കുന്നു. ഗോശബ്ദം ഗൗ എന്ന് പറയുന്ന ആ വസ്തുവിനെ ബോധിപ്പിക്കുന്നതിന് ഗോശബ്ദവും അതിന്റെ അർത്ഥമായിരിക്കുന്ന വസ്തുവും തമ്മിലുള്ള സംബന്ധത്തിന്റെ ജ്ഞാനത്തെ അപേക്ഷിക്കുന്നുണ്ട്. എങ്ങനെയുള്ള ശബ്ദം? സ്വയം പ്രതീയമാന അർത്ഥ. ശ്രവണത്തിലൂടെ സ്വയം പ്രത്യക്ഷമായിരിക്കുന്ന ശബ്ദം. അങ്ങനെയാണല്ലോ, ശ്രവിക്കുമ്പോൾ ശബ്ദം ഉടൻ പ്രത്യക്ഷമാകും. രാമഹ, ശബ്ദം പ്രത്യക്ഷമാകും. അതിനർത്ഥവുമായിട്ടുള്ള ആ ബന്ധത്തിന്റെ ജ്ഞാനമുണ്ടെങ്കിൽ അത് അർത്ഥത്തെ ബോധിപ്പിക്കും. അങ്ങനെ സ്വയം പ്രതീയമാന ശബ്ദ സംബന്ധഗ്രഹണ അപേക്ഷ, സംബന്ധജ്ഞാനം കൊണ്ട് അതിനെ അപേക്ഷിച്ചിട്ട് അർത്ഥം പ്രത്യായ അർത്ഥത്തെ ബോധിപ്പിക്കും. ധൂമാദിയോ, അതാണ് ഇവിടെ വിശദീകരിച്ചത്. പക്ഷെ അത് ഇവിടെ നടക്കാൻ യാതൊരു സാധ്യതയില്ലെന്നാണ് സ്ഫോടവാദി പറയുന്നത്. എന്തുകൊണ്ട് എന്നുവെച്ചാൽ, പൂർവപൂർവ വർണ്ണാനുഭവജീവിത ജനിത സംസ്കാര സഹിതസ്യ അന്ത്യവർണ്ണസ്യ പ്രതീതി അസ്ഥി. അതിന് വർണ്ണവാദി എന്താ പറഞ്ഞത്? ശബ്ദം വർണ്ണങ്ങൾ നിശ്ചോട്ടെ, പക്ഷേ ഓരോ വർണ്ണത്തിന്റെ അനുഭവത്തിൽ നിന്ന് സംസ്കാരം ഉണ്ടാകുന്നു. ആ സംസ്കാരങ്ങളെല്ലാം കൂടി ചേർന്ന് അവസാന വർണ്ണത്തിന്റെ പ്രതീതി ബോധം ഉണ്ടാകുമ്പോൾ അതിനെ തുടർന്ന് അർത്ഥബോധം ഉണ്ടാകും എന്നാ പറഞ്ഞു. പറയുന്നു, ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കത്തേ ഇല്ല. സ്ഫോടവാദി പറയുന്നു, പൂർവപൂർവ വർണ്ണാനുഭവങ്ങളിൽ നിന്നും ഉണ്ടായ സംസ്കാരത്തോടുകൂടി അന്ത്യമായ വർണ്ണത്തിന്റെ ബോധം അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. എന്തുകൊണ്ടാണ്? ശബ്ദത്തിൽ നിന്ന് അർത്ഥത്തെ ഗ്രഹിക്കണമെങ്കിൽ ശബ്ദത്തെ അർത്ഥത്തോട് എന്താണ് ബന്ധിപ്പിക്കുന്നത്, അതിന്റെ ബോധം ഉണ്ടാവണം. സംബന്ധജ്ഞാനം അറിഞ്ഞിരിക്കുന്നു. ധൂമം വർണ്ണത്തിൽ അഗ്നിയിൽ നിന്ന് ജന്യമാണ് എന്നുള്ള ആ ജന്യജനക സംബന്ധത്തെ ശരിയായി വ്യക്തമായി ധരിച്ചിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ധൂമം കാണുമ്പോൾ അവിടെ അഗ്നിയുണ്ട് എന്നറിയാൻ പറ്റൂ. ഇവിടെ എന്താണ് ബന്ധിപ്പിക്കുന്ന സംസ്കാരം? ഈ പറയുന്ന അന്ത്യവർണ്ണത്തിൽ നിന്നും, അന്ത്യവർണ്ണത്തിന്റെ ബോധത്തിൽ നിന്നും അർത്ഥത്തിന്റെ ബോധം ഉണ്ടാകണമെങ്കിൽ ആ സംസ്കാരത്തോടുകൂടിയ അന്ത്യവർണ്ണത്തിന്റെ ജ്ഞാനം സംഭവിക്കണം. അത് സംഭവിക്കത്തില്ല. അന്ത്യവർണ്ണത്തിന്റെ ജ്ഞാനം സംഭവിക്കും, ഓരോരോ വർണ്ണങ്ങളുടെ ജ്ഞാനവും സംഭവിക്കാം. പക്ഷെ സംസ്കാര സഹിതമായ സംസ്കാരത്തോടു കൂടിയ അന്ത്യവർണ്ണത്തിന്റെ ബോധം ഉണ്ടാകത്തില്ല. എന്തുകൊണ്ട്? സംസ്കാരം എന്ന് പറയുന്ന അതീന്ദ്രിയമാണ്, അതിനെ ഗ്രഹിക്കാൻ പറ്റത്തില്ല. എങ്ങനെയാണോ വർണ്ണത്തെ പ്രത്യക്ഷമായി ഗ്രഹിക്കുന്നത്, അതുപോലെ സംസ്കാരത്തെ പ്രത്യക്ഷമായി ഗ്രഹിക്കാൻ പറ്റില്ല. കേവലം ഊഹിക്കാനേ പറ്റും. എങ്ങനെ ഊഹിക്കുന്നു? ഞാൻ ഇന്നലെ രാമശബ്ദം പഠിച്ചു, ഇന്ന് ഞാൻ വീണ്ടും ഓർക്കുന്നു, അതുകൊണ്ട് ഇന്നലത്തെ എന്റെ അറിവും ഇന്നത്തെ എന്റെ സ്മൃതിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒന്ന്, അതിനെ സംസ്കാരം എന്ന് വിളിക്കാൻ, അത് എന്റെ അന്തക്കരണത്തിൽ ഉറങ്ങിക്കിടന്നിരുന്നു. അങ്ങനെ അനുമാനിക്കുകയാണ്. ഇവിടെ അങ്ങനെയല്ല. ശബ്ദം അർത്ഥത്തെ ബോധിപ്പിക്കണമെങ്കിൽ അപ്പോ ആ ബോധിപ്പിക്കുന്ന സമയത്ത് സംബന്ധത്തെ കുറിച്ചുള്ള ജ്ഞാനവും വേണം. ഇവിടുത്തെ സംബന്ധം എന്ന് പറയുന്നത് വർണ്ണമല്ല, വർണ്ണം നശിച്ചുപോയി, ശേഷിച്ച സംസ്കാരമാണ്. സംസ്കാരം എന്ന് പറയുന്ന അതീന്ദ്രിയമാണ്. അപ്പോൾ അതീന്ദ്രിയമായ ഒന്നിന്റെ ജ്ഞാനം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് സംസ്കാര സഹിതമായ അന്ത്യവർണ്ണത്തിന്റെ ജ്ഞാനം ഉണ്ടാകത്തില്ല. രാമന്റെ കയ്യിൽ വടിയിരിക്കുകയാണെങ്കിൽ നമുക്ക് വടിയോടുകൂടി രാമന്റെ ബോധം ഉണ്ടാവും. രാമന്റെ വടിയില്ലെങ്കിലോ? വടിയോടുകൂടി രാമന്റെ ബോധം ഉണ്ടാവത്തില്ല. ദേവദത്തിന്റെ കയ്യിൽ ദണ്ഡം ഇരുന്നു കഴിഞ്ഞാൽ ദണ്ഡവിശിഷ്ടനായ ദേവദത്തിന്റെ ബോധം ഉണ്ടാകാം. ദണ്ഡില്ലെങ്കിലോ? ദണ്ഡവിശിഷ്ടനായ ദേവദത്തിന്റെ ബോധം ഉണ്ടാകത്തില്ല. കേവലം ദേവദത്തിന്റെ ബോധം ഉണ്ടാവും. അതുപോലെയാണ് ഇവിടെ സംഭവിക്കുന്നു. സംസ്കാരം അതീന്ദ്രിയമായിരിക്കുന്നുണ്ട് സംസ്കാര സഹിതമായ അന്ത്യവർണത്തിന്റെ ബോധമേ ഉണ്ടാകത്തില്ല. ഉണ്ടായില്ലെങ്കിൽ പിന്നെ അർത്ഥം ഞാനും ഉണ്ടാകത്തില്ല. അതാണ് ഇവിടുത്തെ തകരാറ്. എന്നുവെച്ചാ പൂർവപൂർവ അനുഭവജനിത പൂർവപൂർവ അനുഭവങ്ങളിൽ നിന്നുണ്ടായ സംസ്കാര സഹിതമായ ആ സംസ്കാരങ്ങളോടുകൂടിയ അന്ത്യവർണ്ണസ്യ അവസാന വർണ്ണത്തിന്റെ പ്രതീതി നാസ്തി ബോധം സംഭവിക്കത്തില്ല. എന്തുകൊണ്ട്? അപ്രത്യക്ഷത്വ സംസ്കാരമാണ്. ഈ സംസ്കാരങ്ങൾ അപ്രത്യക്ഷമാണ്. അപ്പൊ പിന്നെ എങ്ങനെ വർണ്ണങ്ങളിൽ നിന്ന് ബോധം ഉണ്ടാകും? ഉണ്ടാകത്തില്ല എന്നർത്ഥം. പക്ഷേ വർണ്ണവാദി വിടും, വിടത്തില്ല പറയുന്നു. എന്നിട്ടും നിങ്ങൾക്ക് ഞങ്ങൾ പറയുന്നത് മനസ്സിലാവുന്നു. നിങ്ങളെന്താ പറയുന്നത്? കാര്യപ്രത്യായിതേഹി സംസ്കാരേഹി സഹിത അന്ത്യോ വർണ്ണോ അർത്ഥം പ്രത്യായയിഷ്യതി. പറയുന്നു അന്ത്യമായ വർണ്ണം തന്നെ രാമ എന്ന് പറയുന്നിടത്ത് അന്ത്യമായ വർണ്ണത്തിന്റെ ആ ജ്ഞാനം അത് തന്നെയാണ് അവിടെ അർത്ഥത്തെ ബോധിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഗോഹു എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ അവിടെ അന്ത്യമായ ആ വിസർഗത്തിന്റെ ജ്ഞാനം അത് തന്നെ അർത്ഥത്തിന്റെ ബോധത്തിലുണ്ടാക്കുന്നത്. നിങ്ങൾ ധരിച്ചിരിക്കുന്ന പോലെ അല്ല. ഇവിടെ വാസ്തവത്തിൽ എന്താ സംഭവിക്കുന്നത്? രാമഹാവിനോട് താതി രേവം കേട്ടു, ഉടനെ സംസ്കാരമുണ്ടായി. സംസ്കാരമുണ്ടായാൽ അടുത്ത് എന്താ സംഭവിക്കുന്നത്? ഇവിടെ സംസ്കാരത്തിനല്ല പ്രാധാന്യം. സംസ്കാരം അതീന്ദ്രിയം തന്നെയാണ്. പക്ഷെ അവിടെ സംഭവിക്കുന്നത് സംസ്കാരമല്ല, സംസ്കാര സ്മൃതിയാണ്. സംസ്കാരത്തിൽ നിന്നുണ്ടാകുന്ന വർണ്ണസ്മൃതിയാണ് സംഭവിക്കുന്നത്. നമ്മൾ രാമ എന്ന് കേൾക്കുന്നു, ഈ പറഞ്ഞ നൂലാമാലകളെല്ലാം സമ്മതിക്കും. ആദ്യം രേഖത്തെക്കുറിച്ച് ജ്ഞാനമുണ്ടായി, പിന്നെ അത് നശിച്ചു, പിന്നെ ആകാരത്തെക്കുറിച്ച് ജ്ഞാനമുണ്ടായി, നശിച്ചു, ഇതിനിടയ്ക്ക് ഇവിടെ സംസ്കാരമുണ്ടായി, സംസ്കാരം കൂടിച്ചേർന്നു, ഇതൊക്കെ സമ്മതിക്കാം. പക്ഷെ അവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? അവിടെ നശിക്കാതെ നിലനിൽക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് രേഖത്തെ കേട്ടുകഴിഞ്ഞപ്പോ രേഫ ശബ്ദത്തിന്റെ പ്രത്യക്ഷം ഉണ്ടായപ്പോ അതിൽ നിന്ന് സ്മൃതി സംസ്കാരമുണ്ടായി. പക്ഷെ ആ സംസ്കാരത്തിൽ നിന്ന് സ്മൃതി എന്ന് പറയുന്ന ഒന്നുള്ളിലുണ്ടായി. എന്തുകൊണ്ട് രാമഹ എന്ന് പറയുന്നു അവസാനം എത്തിക്കഴിഞ്ഞപ്പോ കേട്ട് വിസർഗം വന്നപ്പോ എന്താ ബാക്കിയുള്ളതൊക്കെ നമ്മൾ മറന്നുപോയോ? ശൂന്യമായോ? ഇല്ലല്ലോ, ബാക്കിയെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. രേഖമുണ്ട്, ആകാരമുണ്ട്, മകാരമുണ്ട്, അകാരമുണ്ട്, എല്ലാം ഉണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ വർണ്ണങ്ങളെല്ലാം നശിച്ചുവന്നിരിക്കട്ടെ, പക്ഷെ അതിന്റെ എല്ലാ സ്മൃതി ഉള്ളിലുണ്ട്. എന്നുവെച്ചാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ഇതൊന്നും നഷ്ടപ്പെട്ടില്ല. എന്നുവെച്ചാൽ നമ്മുടെ ചിത്തത്തിൽ ഇതിന്റെ എല്ലാം സ്മരണ ഇരിപ്പുണ്ട്. അതാണ് വാസ്തവത്തിൽ സംഭവിക്കുന്നത്. ഈ സ്മരണ എന്ന് പറയുന്ന അതീന്ദ്രിയമല്ലല്ലോ, അത് ബോധമുണ്ട്. സംസ്കാരം അതീന്ദ്രിയമായിക്കോട്ടെ, പക്ഷേ സ്മൃതി അതീന്ദ്രിയമല്ല. സ്മൃതി അത് അതല്ലേ നമ്മൾ മറക്കാക്കൂ. രാമഹ എന്ന് പറഞ്ഞു വരുമ്പോൾ അവസാനം വിസർഗത്തിലെത്തിയപ്പോൾ മുമ്പ് വന്ന എല്ലാം നമ്മൾ മറന്നോ? മറക്കുന്നില്ല, എല്ലാം ഉള്ളിലുണ്ട്. എത്ര വലിയ വാക്കായാലും ശരി, എത്ര വലിയ വാചകമായാലും ശരി, കാര്യങ്ങൾ ഉള്ളിൽ സ്മൃതി രൂപത്തിയിരിക്കും. കാരണം മറക്കാനുള്ള സമയമായില്ലല്ലോ, നാളെയോ മറ്റന്നാളോ ഒക്കെ ചിലവും മറന്നുപോകാം. പക്ഷേ ഇത് ഏത് സമയമാണോ നമ്മൾ കേട്ടത് അടുത്ത നിമിഷമെന്ന് പറയുന്നത് മറക്കില്ല. അവിടെ എന്താ സംഭവിക്കുന്നത്? ചിത്തത്തിൽ രേഫത്തിന്റെ പ്രത്യക്ഷമായ ജ്ഞാനം ഉണ്ടാകുന്നു. ഉടൻ തന്നെ ആ ചിത്തത്തിൽ സംസ്കാരം ഉണ്ടാകുന്നു. ഉടൻ തന്നെ ആ ചിത്തത്തിൽ സ്മൃതി ഉണ്ടാകുന്നു. വർണ്ണം നശിച്ചുപോയാലും ഉള്ളിൽ ആ സ്മൃതി ഇരിക്കും. അടുത്ത വർണ്ണം ഉണ്ടായി, സംസ്കാരമുണ്ടായി, സ്മൃതിയുണ്ടായി, വീണ്ടും സ്മൃതിയുണ്ടായി. എന്താണ് ആ സ്മൃതി സഹിതമായ സംസ്കാരം? അത് അന്ത്യമായ ആ വർണ്ണത്തിന്റെ ബോധത്തോടു കൂടി ചേർന്ന് അർത്ഥത്തെ ബോധിപ്പിക്കും എന്ന് പറയുമ്പോൾ ഇവിടെ ദോഷമൊന്നുമില്ല. സംസ്കാരം അതീന്ദ്രമായിക്കൊള്ളട്ടെ, സ്മൃതി അതീന്ദ്രിയമല്ല. ഇതാണ് വാസ്തവത്തിൽ ഉള്ളിൽ നടക്കുന്ന പ്രക്രിയ. ഒരു ശബ്ദം കേൾക്കുമ്പോൾ അർത്ഥ ബോധത്തിനുണ്ടാക്കുന്ന പ്രക്രിയ വാസ്തവത്തിൽ ഇങ്ങനെയാണ്. ശബ്ദം നശിക്കുന്നു എന്ന് കരുതിയാലും ദോഷമൊന്നുമില്ല. ആണ് പറയുന്നത് കാര്യപ്രത്യായിതേ ഹി സംസ്കാര, വെറും സംസ്കാരമല്ല, സംസ്കാര കാര്യമായ സ്മൃതിയിലൂടെ ബോധിച്ച സംസ്കാരം. സംസ്കാരം അതീന്ദ്രിയമാണ്, അതിനെക്കുറിച്ച് ബോധമേ ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നു. അത് ശരിയല്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത് അവിടെ സംസ്കാരം ഉണ്ടായെന്ന്? സംസ്കാരം നിങ്ങൾ ധരിക്കുന്നത് പോലെ അതീന്ദ്രിയമായ ഒരു കാര്യമല്ല. സംസ്കാരത്തെക്കുറിച്ച് നമുക്ക് ബോധമുണ്ട്. എങ്ങനെ ബോധമുണ്ട്? ശബ്ദം നശിച്ചിട്ടും ശബ്ദത്തെക്കുറിച്ചുള്ള സ്മരണ നിലനിൽക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നു ശബ്ദം നശിച്ച് സ്മരണ നിലനിൽക്കണമെങ്കിൽ നേരത്തെ പ്രത്യക്ഷമായ ശബ്ദവും ഇപ്പോൾ നിലനിൽക്കുന്ന സ്മൃതിയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് ഇടയ്ക്കൊന്ന് വേണം. അതാണ് സംസ്കാരം എന്ന് സംസ്കാരത്തെ അറിയുന്നു. ഇതല്ലേ എല്ലായിടത്തും സംഭവിക്കുന്നു. ഇപ്പൊ ഗോ എന്ന് പറഞ്ഞു, അർത്ഥത്തെ നമ്മൾ ബോധിക്കുന്നു. അവിടെ ആ ശബ്ദവും അർത്ഥവും തമ്മിലുള്ള സംബന്ധത്തെ ഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് സംബന്ധം എന്ന് പറഞ്ഞെങ്കിൽ? ഒരു വസ്തു നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. അങ്ങനെ പ്രത്യേകിച്ചൊരു സാധനത്തെ അവിടെ കാണുന്നില്ല. പിതാവ് പുത്രൻ എന്ന് പറയുന്നിടത്ത് സംബന്ധത്തെ ഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് പിതാവ് ഇത്, ഇത് പുത്രൻ, ഇത് മൂന്നാമത് സംബന്ധം? അങ്ങനെ ഒരു വസ്തു ഉണ്ടോ? ഇല്ല. എന്നാൽ അത് ഗ്രഹിക്കുന്നുണ്ട് ആ ഒരു ബന്ധത്തെ. ഇവിടെ അതിന്റെ ആവശ്യമേ ഉള്ളൂ. ശബ്ദത്തിന്റെ ബോധമുണ്ടായി, ശബ്ദം നശിച്ചു, സംസ്കാരമുണ്ടായി, സ്മൃതിയുണ്ടായി. ആ സ്മൃതി എങ്ങനെ ഉണ്ടായി എന്ന് ചിന്തിക്കുക, നമുക്ക് സംസ്കാരത്തിന്റെ ബോധം ഉണ്ടായി. ആ ബോധം മതി, അതിന് സംസ്കാരത്തെ അതീന്ദ്രമാക്കേണ്ട കാര്യമില്ല. സംസ്കാരത്തിന്റെ ബോധം ഉണ്ടായെങ്കിൽ അത് അതീന്ദ്രിയൊന്നുമല്ല. അതുകൊണ്ട് പറയുന്ന എന്താണ്, കാര്യപ്രത്യായിതേഹി, കാര്യമായ സ്മൃതിയിലൂടെ ഗ്രഹിക്കുന്ന സംസ്കാരേഹി, സംസ്കാരത്തോടുകൂടിയ അന്ത്യവർണ്ണം, അന്ത്യമായ വർണ്ണം അർത്ഥത്തെ ബോധിപ്പിക്കുന്നു. അന്ത്യവർണ്ണത്തിന്റെ ജ്ഞാനം എന്ന് പറഞ്ഞാലോ, അപ്പോൾ താൻ പറയുന്ന ആ കാര്യത്തെ സമർത്ഥിക്കുന്നതിന് വേണ്ടി വർണ്ണവാദി എത്രമാത്രം കഷ്ടപ്പെടുന്നു, എത്രമാത്രം ചിന്തിക്കുന്നു. ഇവരെല്ലാം ചിന്തിച്ചു വെച്ചതിന് നമുക്ക് ഇന്ന് മനസ്സിലാക്കാനാണ് പ്രയാസം. ഇങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമൊന്നും നമുക്ക് വന്നില്ല. പക്ഷെ എന്നാലും സ്ഫോടവാദി അത് അംഗീകരിച്ചു കൊടുക്കില്ല, പറയുന്നു എന്നാലും ശരിയാവത്തില്ല, ഇത്രയൊക്കെ നിങ്ങൾ കടന്ന് ചിന്തിച്ചാലും വെറുതെയാണ്. വർണ്ണപക്ഷത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോധമേ ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് ബോധം ഉണ്ടാകുന്നുണ്ടോ, എന്നാൽ സ്ഫോട ശബ്ദത്തെ സ്വീകരിച്ചേ മതിയാവും. ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എന്തുകൊണ്ട് അംഗീകരിക്കാൻ വയ്യാത്തത്? സ്മൃതി സ്മരണ കൊണ്ട് ഗ്രഹിക്കുന്ന ആ സംസ്കാരം അന്ത്യമായ വർണ്ണജ്ഞാനത്തോടുകൂടി ചേർന്ന് അങ്ങനെ ബോധമുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ എന്താ സ്വീകരിക്കാൻ വയ്യാത്തത്? പറയുന്നു അതും പറ്റില്ല എന്നുള്ളത്. സംസ്കാര കാര്യസ്യാവി സ്മരണസ്യ ക്രമവർത്തിത്വ. ഇവിടെയും നേരത്തെ പറഞ്ഞ ദോഷം, ആദ്യം എന്താ പറഞ്ഞത്? വർണ്ണ സമുദായത്തിൽ നിന്ന് ബോധമുണ്ടാകുന്നു എന്നല്ലേ പറഞ്ഞത്? പറയുന്നു വർണ്ണ സമുദായത്തിൽ നിന്ന് ബോധമുണ്ടാകത്തില്ല, കാരണം വർണ്ണ സമുദായം എന്ന് പറയുന്ന ഒന്നില്ല. വർണ്ണമുണ്ടാകുന്നു, നശിക്കുന്നു. അതുപോലെ നിങ്ങളിപ്പോ ഒരു പടി കൂടി കടന്ന് വർണ്ണം നശിച്ചാലും അതിന്റെ സംസ്കാരത്തിൽ നിന്നുണ്ടായ സ്മൃതി സ്മരണയോട് കൂടിയ അവസാനത്തെ വർണ്ണത്തിന്റെ ജ്ഞാനം എന്നുവെച്ചാൽ അവസാന വർണ്ണത്തെ കേട്ടുകഴിഞ്ഞപ്പോൾ പൂർവ്വവർണ്ണങ്ങളെല്ലാം നശിച്ചുപോയെങ്കിലും അതിൻ്റെ സ്മൃതിയുണ്ട്. ആ സ്മൃതിയുടെ സഹായത്തോടുകൂടി അവസാന വർണ്ണജ്ഞാനം കൊണ്ട് അർത്ഥത്തെ ബോധത്തിൽ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. അവിടെയും നേരത്തെ പറഞ്ഞ ദോഷം വരുന്നതുകൊണ്ട് അവിടെയും എന്തിൽ നിന്നും ബോധമുണ്ടായി എന്നൊക്കെ അവിടെ പറയേണ്ടി വരും. എന്താ നിങ്ങൾ പറയുന്നു? അങ്ങനെ ഓരോ വർണ്ണങ്ങളിൽ നിന്ന് സംസ്കാരമുണ്ടായി, ആ സംസ്കാരത്തിൽ നിന്ന് സ്മൃതിയുണ്ടായി. അപ്പോൾ അവിടെ എത്ര സ്മൃതി ഉണ്ടാവും? രേഖത്തിൽ നിന്നുണ്ടായ സ്മൃതി, ആകാരത്തിൽ നിന്നുണ്ടായ സ്മൃതി, മകാരത്തിൽ നിന്നുണ്ടായ സ്മൃതി, അകാരത്തിൽ നിന്നുണ്ടായ സ്മൃതി, നാല് സ്മൃതികളൊന്നില്ലേ. ചോദിക്കുന്ന ഈ നാല് സ്മൃതി എന്ന് പറയുന്ന ഒറ്റ സമയം ഉണ്ടാവും? പറ്റില്ല. ഒന്ന് കേട്ടാലേ സ്മൃതി ഉണ്ടാവും. അപ്പൊ ഈ നാല് സ്മൃതികളും കൂടിച്ചേർന്ന് അഞ്ചാമത്തെ വർണ്ണത്തിന്റെ ബോധത്തിൽ നിന്ന് അർത്ഥബോധം ഉണ്ടാവുന്നു എന്നങ്ങനെ പറയാൻ പറ്റും? നാല് സ്മൃതികളും കൂടിച്ചേർന്ന അഞ്ചാമത്തെ വർണ്ണത്തിന്റെ ബോധത്തിൽ നിന്ന് അർത്ഥബോധം ഉണ്ടാകത്തില്ല. നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്, ഈ നാല് സ്മൃതികൾക്കും കൂടിച്ചേരാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? ഇത് ക്രമത്തിനാ ഉണ്ടാകുന്നു. നാല് എണ്ണത്തിൻ്റെയും കൂടിച്ചേരൽ എന്ന് പറയുന്നത് ഇവിടെ സംഭവിക്കുന്നില്ല. ഓരോന്നും ഓരോന്നും ഓരോന്നായിട്ടാണ് ഉണ്ടാകുന്നു. എന്നുവെച്ചാൽ ഒരു ക്ഷണത്തിൽ രേഖ സ്മരണ, രണ്ടാമത്തെ ക്ഷണത്തിൽ ആകാര സ്മരണ, മൂന്നാമത്തെ ക്ഷണത്തിൽ മകാരസ്മരണ, നാലാമത്തെ ക്ഷണത്തിൽ അകാര സ്മരണ. ഇത് കൂടിയിരിക്കണമെന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ ഒരു ക്ഷണത്തിയിരിക്കണം. സ്മൃതി ക്രമികമായി ഉണ്ടാകുന്നത് കൊണ്ട് അഞ്ചാമത്തെ ക്ഷണത്തില് വർണ്ണജ്ഞാനത്തോട് ഇതിന് കൂടിച്ചേരാൻ കഴിയത്തില്ല. സമുദായം എന്ന് പറയുന്ന ഇവിടെയും കിട്ടത്തില്ല. എങ്ങനെയാണോ വർണ്ണ സമുദായം കിട്ടാത്തത്, അതുപോലെ സ്മൃതി സമുദായവും കിട്ടത്തില്ല. അതുകൊണ്ട് ഇതെല്ലാം കൂടെ കൂടിച്ചേർന്ന അഞ്ചാമത്തെ വർണ്ണത്തിൽ നിന്ന് ബോധം ഉണ്ടാകത്തില്ല എന്നാണ് ആണ് പറയുന്നത്. സംസ്കാര കാര്യസ്യാപി സ്മരണസ്യ, ഓരോ വർണ്ണത്തിൻ്റെയും സംസ്കാരത്തിൽ നിന്നുണ്ടായ സ്മരണയും ക്രമവർത്തിത്വ ക്രമേണ സ്ഥിതി ചെയ്യുന്നതാണ്. അതുകൊണ്ട് അതിൻ്റെ സമുദായം സാധ്യമല്ല. ആ സമുദായത്തോടുകൂടിയ അന്ത്യവർണ്ണത്തിൽ നിന്ന് ശബ്ദബോധം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. വർണ്ണത്തെ നിന്നാണ് അർത്ഥത്തിൻ്റെ ബോധം ഉണ്ടാകുന്നു എന്ന് പറയുന്ന പക്ഷത്തെക്കുറിച്ച് പരമാവധി ചിന്തിച്ചിട്ട് അതിനെ നിഷേധിച്ചു. സാധ്യമല്ല. അപ്പോ വർണ്ണത്തിൽ നിന്ന് അർത്ഥബോധം ഉണ്ടാകാൻ സാധ്യതയില്ലെങ്കിൽ വർണ്ണം ആണ് ശബ്ദം, ആ ശബ്ദത്തിനെ നിമിത്തമാക്കി പ്രജാപതി ജഗത്തിനെ സൃഷ്ടിച്ചു എന്ന് പറയുന്ന അസംബന്ധമാണ്. അത് സംഭവിക്കത്തില്ല. പിന്നെ പറയുന്നത് ശ്രുതി പറഞ്ഞത് ശബ്ദനിമിത്തമാണ് സൃഷ്ടിയെന്നു. ആ ശബ്ദം എന്ന് പറയുന്നത് വർണ്ണമല്ല. തസ്മാത് സ്ഫോടയവ ശബ്ദ, അത് സ്ഫോടമാണ്. ശബ്ദം എന്ന് പറയുന്നത് സ്ഫോടമാണ്. ആ സ്ഫോട രൂപത്തിലുള്ള ശബ്ദം, അത് നിമിത്തമായിട്ടാണ് സൃഷ്ടി സംഭവിച്ചിരിക്കുന്നത്.